എട്ടാം അധ്യായം ഒമ്പതാം ശ്ലോകം. പ്രയാണകാലത്തിൽ എങ്ങനെയാണ് പരമപുരുഷനെ പ്രാപിക്കുന്നത്? അതാണ് അടുത്ത് പറയുന്നത്. കവിം പുരാണം അനുശാസിതാരം അണോരണീയാംസ അനുസ്മരേദ്യ സർവസ്യ ധാതാരം അചിന്ത്യരൂപം ആദിത്യവർണം തമസ പരസ്ഥാത്. കിമ്മിൽ വിശിഷ്ടം ച പുരുഷം യാതി ഇതിച്ചതി. ആ പുരുഷൻ എങ്ങനെയുള്ളവനാണ്? ആദിത്യമണ്ഡലസ്ഥിതനായ പുരുഷനെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ എങ്ങനെയാണ് ആ പുരുഷനെ ഉപാസകൻ ഭാവന ചെയ്യേണ്ടത്? അതാണ് അടുത്ത് പറയുന്നത്. കവിം ക്രാന്തദർശനം സർവജ്ഞം. കവി എന്ന് പറഞ്ഞാൽ ക്രാന്തദർശി, സൂക്ഷ്മദർശി എന്ന് പറഞ്ഞാൽ സർവജ്ഞൻ. പുരാണം ചിരന്തനം, സദാ സ്ഥിതി ചെയ്യുന്നവൻ, അനാദിയായി സ്ഥിതി ചെയ്യുന്നവനാണ്. അനുശാസിതാരം സർവസ്യ ജഗത പ്രശാസിതാരം, സർവജഗത്തിനെയും നിയന്ത്രിക്കുന്നവൻ, ശാസിക്കുന്നവൻ, തൻ്റെ വരിക്ക് നിർത്തുന്നവൻ. അണോഹോ സൂക്ഷ്മാത പണീയാംസം, അതിസൂക്ഷ്മമാണ് ഈശ്വരന്റെ സ്വരൂപം. സൂക്ഷ്മതരം അനുസ്മരേ അനുചിന്തയേദ്യഹ. അങ്ങനെ ചിന്തിക്കുന്നു ഈശ്വരനെ യോഗി. ആ രീതിയിലാണ് ഉപാസിക്കുന്നത്. ഇങ്ങനെ സർവസ്യ കർമ്മഫല ജാതസിദ്ധാതാരം, സർവകർമ്മഫലത്തെയും നൽകുന്നവൻ, വിധാതാരം തീരുമാനിക്കുന്നവൻ, തീരുമാനിച്ച് നൽകുന്നവൻ. അതൊക്കെ മുമ്പ് പറഞ്ഞു. മയ്യർപ്പിത മനോബുദ്ധി. അപ്പോൾ മയ്യർപ്പിത മനോബുദ്ധിയാകുന്നത് എങ്ങനെയാണ്? മനസ്സും ബുദ്ധിയും ഏത് ഭാവത്തിലാണ് അർപ്പിക്കേണ്ടത്? അപ്പോൾ ഏത് രൂപത്തിൽ സങ്കല്പിക്കണം, ഏത് രൂപത്തിൽ മനസ്സിൽ ധാരണ ഉറപ്പിക്കണം, അത് പറയുകയാണ്. വിധാതാരം സർവകർമ്മഫലദാതാവായി നിശ്ചയിച്ചുകൊണ്ട് വിചിത്രതയാ പ്രാണിഭ്യോ വിഭക്താരം വിഭജ്യദാതാരം, പലതരത്തിൽ നാനാതരത്തിൽ ഓരോ പ്രാണികളുടെയും കർമ്മങ്ങൾക്ക് അനുസരിച്ച് ഫലങ്ങളെ വിഭജിച്ച് നൽകുന്നവനായി സങ്കല്പിച്ച് അചിന്തിരൂപം, ഇങ്ങനെയെല്ലാം ചിന്തിച്ചാലും ചിന്തിക്കാൻ കഴിയാത്തവനായി. നാസിരൂപം നിയതം വിദ്യമാനമഭി കേനചിത് ചിന്തയിലും ശക്യത, ഈശ്വരന് നിശ്ചിതമായ രൂപമുണ്ട്, പക്ഷെ എന്നാലും എന്താണ് കേനചിത് ചിന്തയിലും ശക്യത, പക്ഷെ ആർക്കും തന്നെ അതിനെ അതിന്റെ പൂർണ്ണ രൂപത്തിൽ യഥാർത്ഥ രൂപത്തിൽ സങ്കല്പിക്കാൻ സാധ്യമല്ല. ഇത്യചിന്തി രൂപ, രൂപം ഇല്ലാത്തതുകൊണ്ടല്ല ആ രൂപം അതാ അതിൻ്റെ യഥാർത്ഥത്തിൽ അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സമാദിത്യവർണം ആദിത്യ ശിവ നിത്യ ചൈതന്യ പ്രകാശേ പ്രകാശോ വർണ്ണോ യസ്യ, ആദിത്യവർണൻ എന്ന് പറയുന്നു. നമുക്ക് സങ്കല്പിക്കാവുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജ്യോതിസാണ് ആദിത്യൻ. ആദിത്യന്റെ വർണ്ണത്തെ പോലെ ആദിത്യനും നിത്യ ജ്യോതിസാണ്, നാശം വരുന്നില്ല, സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ നിത്യ ചൈതന്യ പ്രകാശം, അതിനുപമായിട്ടാണ് ആദിത്യനെ പറഞ്ഞത്. അതുപോലെ തേജസ്സിട്ട രൂപമാണ് യസ്യ തം ആദിത്യവർണം തമസഹ പരസ്ഥാ അജ്ഞാനലക്ഷണ മോഹാന്തകാരാ പരം, അത് ഇരുട്ടിനപ്പുറം സ്ഥിതി ചെയ്യുന്നവൻ. ഇരുട്ടിനപ്പുറം സ്ഥിതി ചെയ്യുന്നവൻ എന്നെന്തുകൊണ്ട് പറയുന്നു? പറഞ്ഞ് ധ്യാനിക്കുന്നവന് അനുഭവപ്പെടുന്ന ഇരുട്ടാണ് അന്ധകാരമാണ്. എൻ്റെ ഉള്ളിൽ അവൻ കാണുന്നത് പ്രത്യക്ഷമാകുന്നത് ഇരുട്ടാണ്, പക്ഷെ ആ ഇരുട്ടിനെ ഭേദിച്ച് ആ ഈ പ്രകാശം അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണം. അതുകൊണ്ട് പറയുന്നു തമസഹ പരസ്ഥാ അജ്ഞാന ലക്ഷണാത്മോഹാന്തകാരാത്പരം തം അനുചിന്തയൻ, എങ്ങനെ മയ്യർപ്പിത മനോബുദ്ധിയാകണം അതിനുവേണ്ടി പറഞ്ഞു. ആ രൂപത്തിൽ നിരന്തരം ചിന്തിക്കുന്നു. ഇവിടെ എന്താണ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു രൂപത്തിലല്ല ഇവിടെ ധ്യാനിക്കാൻ പറയുന്നു, മറിച്ച് ഗുണത്തിലാണ്. ഈശ്വരന്റെ അനന്തമായ ഗുണങ്ങളെ സ്മരിക്കുന്നു. അപ്പോൾ അതിന് പ്രത്യേകിച്ച് വിഷ്ണുവെന്നോ ശിവനെന്നോ ദേവനെന്നോ ദേവിയെന്നോ ഉള്ള ബാഹ്യമായ ആകാരങ്ങൾ രൂപങ്ങൾ ഇല്ലാതെ, പ്രത്യേകിച്ച് നാമമില്ലാതെ ഈശ്വരന്റെ ഗുണങ്ങളെ അല്ലെങ്കിൽ തത്വത്തെ അതിനെ സ്മരിക്കുന്നു. അങ്ങനെ സ്മരിച്ച് മയ്യർപ്പിത മനോബുദ്ധിയായി അനുചിന്തയൻ നിരന്തരം ധ്യാനിച്ചുകൊണ്ട് ഇരിക്കുന്നു യോഗി. സദാസമയം അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് മരണകാലത്തല്ല, അല്ലാത്ത സമയത്തും ഈ രീതിയിൽ ധ്യാനിക്കുന്നു. ഗുണങ്ങളിലൂടെ ധ്യാനിക്കുന്നു ഈശ്വരനെ. അതെങ്ങനെ ധ്യാനിക്കണം എന്നുള്ളതിനൊരു ചെറിയ ദൃഷ്ടാന്തമാണ് ഇവിടെ പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ എന്നതിനർത്ഥമില്ല. ഇവിടെ ഇങ്ങനെ പറഞ്ഞു, മറ്റു ഭാഗങ്ങളിൽ മറ്റു പല രീതിയിലും പറയും, ഇവിടെ ഈ രീതിയിൽ പറഞ്ഞു. യഹ ഏതൊരുവനാണോ കവിം സർവജ്ഞനായി പുരാണം പുരാണനായി അനുശാസിതാരം സർവത്തെയും ശാസിക്കുന്നവനായി അണുവരണിയാൻ സൂക്ഷ്മത്തിനും സൂക്ഷ്മമായി സർവസിദ്ധാധാരം സർവത്തെയും ധരിക്കുന്നവനായി അചിന്തിരൂപം ചിന്തിക്കാൻ കഴിയാത്തവനായി തമസ പരസ്ഥാദാദിത്യവർണം തമസിനും അപ്പുറമുള്ള പ്രകാശസ്വരൂപനായി അനുസ്മരേ, നിരന്തരം ഐശ്വരസ്വരൂപത്തെ ധ്യാനിക്കുന്നത്. ഇത് എങ്ങനെ ധ്യാനിക്കണം ഈശ്വരനെ എന്നുള്ളതിന് മറുപടിയാണിത്. ഈ പറഞ്ഞ രീതിയിൽ ഈശ്വരന്റെ ഗുണങ്ങളിൽ ഈശ്വരന്റെ തത്വത്തിൽ ഈശ്വരനെ ധ്യാനിക്കുക, അത് യോഗി അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന യോഗി അവസാന സമയം എന്താണ് ചെയ്തതെന്ന് നടത്തു പറയുന്നു. കവിം പുരാണം അനുശാസിതാരം അണൂരണീയാംസം അനുസ്മരേദ്യഹ സർവസ്യ ധാതാരം അചിന്ത്യരൂപം ആദിത്യവർണം തമസപരസ്ഥാ പ്രയാണകാലേ ഭക്ത്യാ യുക്തോ യോഗബലേന ചൈവ ഭൂർമധ്യേ പ്രാണമാവേശ്യ സമ്യക് സതം പരം പുരുഷം ഉപൈതി ദിവ്യം. ഇതാണ് ഉപാസകൻ. എങ്ങനെയാണ് ഈ ശരീരം വിട്ടു പോകുന്നു? നേരത്തെ പറഞ്ഞു ശരീരത്തെ ഉപേക്ഷിച്ച് പോകുന്നു എന്ന് പറഞ്ഞു. എന്തഭ്യസിച്ചിട്ടാണ് അയാൾ ശരീരത്തെ ഉപേക്ഷിക്കുന്നത്? അത് പറയും. പ്രയാണകാലേ മരണകാലേ എന്ന് വെച്ചാൽ, ഇത് മരണകാലത്ത് ചെയ്യാൻ വേണ്ടി മാത്രം പറയുന്നതല്ല, മരണകാലത്തിന് മുമ്പ് അഭ്യസിച്ചവൻ മരണകാലത്ത് ഈ രീതിയിൽ മരിക്കുന്നു. മനസ്സാചലേന ചലനവർജിതേന മനസ്സ, അത് പ്രത്യേകം പറയുന്ന എന്തുകൊണ്ട്? സാധാരണ മനസ്സുകളെല്ലാം മരണസമയത്ത് ചലിച്ചു പോകും, മനസ്സവിടെ ഛിന്നമായി പോകും, മനസ്സ് മോഹത്തെ പ്രാപിക്കും, അല്ലെങ്കിൽ മനസ്സ് മൂഢമായ അവസ്ഥയിലാവും, മനസ്സിന് യാതൊരു തരത്തിലുള്ള ഏകാഗ്രത ഉണ്ടാകത്തില്ല, മൂർച്ഛയെ പ്രാപിക്കും, ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയായിരിക്കും മരണകാലത്ത്. പക്ഷെ യോഗിക്ക് എങ്ങനെയല്ല, മനസ്സാചലേന അയാളുടെ മുമ്പ് അയാൾ ശീലിച്ചിട്ടുള്ള അഭ്യാസം കൊണ്ട് മനസ്സ് ഏകാഗ്രമായിരിക്കും. അതാണ് അചലേന മനസ്സ. ചലനവർജിതേന മനസ്സ, ചലനവർജിതമായ മനസ്സ് അയാൾക്ക് കിട്ടുന്ന എന്തുകൊണ്ട്? പറയുന്നു, ഭക്തിയായുക്ത ഭജനം ഭക്തി തയായുക്ത, അവിടെ ഈശ്വര ഭജനം കൊണ്ട്, നേരത്തെ പറഞ്ഞല്ലോ അനുചിന്തനം കൊണ്ട്, ഈശ്വരനെ നിരന്തരം ധ്യാനിച്ചതുകൊണ്ട്. കവിം പുരാണം അനുശാസിതാരം എന്ന് നിർദ്ദേശിച്ച രീതിയിൽ, ആ രീതിയിൽ നിരന്തരം ധ്യാനിച്ചതുകൊണ്ട് അയാളുടെ മനസ്സിന് ആചലമായ അവസ്ഥ വരും. ആചലമായ അവസ്ഥ ആ ഭജനം ഭക്തി, ഭജന ഭക്തി എന്ന് പറഞ്ഞാൽ ഭജിക്കുക, ഭജിക്കലും കൊണ്ട് എങ്ങനെ വരുന്നു? അത് ഈശ്വരാനുഗ്രഹം കൊണ്ടുവരുന്നു. അപ്പോൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു സ്ഥിരമായ മനസ്സ് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് പ്രത്യേകിച്ച് ഭക്തിയായുക്ത, ഭക്തിയോടുകൂടി യോഗബലേന ചെയ്യുക. യോഗസ്യബല യോഗബലം തേന സമാധിജ സംസ്കാര പ്രചേജനിത ചിത്തസ്ഥൈര്യലക്ഷണം യോഗബലം തേന ചെയ്യുക്ത. നേരത്തെ പറഞ്ഞു അച്ഛനം കൊണ്ട് അയാളുടെ മനസ്സ് ഏകാഗ്രമായിരിക്കുന്നു, അതോടൊപ്പം തന്നെ യോഗബലം കൊണ്ടും പറയുന്നു. യോഗബലം സമാധിജ സംസ്കാര പ്രചേജനിത ചിത്തസ്ഥൈര്യലക്ഷണം, സമാധിയിൽ നിന്നുണ്ടാകുന്നു മനസ്സിൻ്റെ ധാരണ, ധ്യാന സമാധികളുണ്ട്. ഉപാസകൻ ധാരണ ധ്യാന സമാധികൾ ശീലിക്കുന്നു. ഇവിടെ അയാൾ ധാരണ ചെയ്യുന്നത്, ധാരണാധ്യാനം എല്ലാം ശീലിക്കുന്ന ഇവിടെ ഈ പറയുന്ന ഈശ്വരൻ. യോഗികൾ പലതരത്തിലുള്ള ധ്യാന സമ്പ്രദായങ്ങൾ ശീലിക്കുന്നുണ്ട്. ഇവിടെ നിർദ്ദേശിക്കുന്ന എന്താണോ, ഈശ്വര പ്രണിധാനം, ഈശ്വരനിൽ സമർപ്പിക്കുക മനസ്സിന്, മനസ്സിനെയും ബുദ്ധിയല്ല. അങ്ങനെയുള്ള ആ ഈശ്വര ധ്യാനം കൊണ്ട് അതെങ്ങനെ ധ്യാനിക്കാം, ഏത് രൂപത്തിൽ ധ്യാനിക്കണമെന്നുള്ളതാണ് മുമ്പ് പറഞ്ഞത്. കവിം പുരാണം എന്ന് നിർദ്ദേശിച്ച രീതിയിൽ അത്തരം മനസ്സിൻ്റെ ഏകാഗ്രമായ ഭാവന കൊണ്ട്, ആ ഭാവന കൊണ്ട് എന്ത് വരുന്നു, മനസ്സിൽ അതിൻ്റേതായ സംസ്കാരം ദൃഢമായി വരുന്നു. മനസ്സ് ബഹിർമുഖമായി വിഷയത്തെ സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് അതിൽ നിന്നെല്ലാം പിന്മാറി മനസ്സിൽ നിരോധ സംസ്കാരം ദൃഢമാകുന്നു. നിരോധ സംസ്കാരം ദൃഢമാകുന്നതിനെയാണ് ഇവിടെ പറയുന്നത് സമാധിജ സംസ്കാരം എന്ന് പറയുന്നത്. സമാധിജ സംസ്കാരം എന്ന് പറയുന്നത് നിരോധ സംസ്കാരം, മറ്റു വിഷയങ്ങളിൽ നിന്ന് മനസ്സ് പിന്മാറി ഇവിടെ പറയുന്ന രീതിയിൽ ഈശ്വരനെ തന്നെ ധ്യാനിച്ച് അങ്ങനെ മനസ്സിനുണ്ടാകുന്ന സംസ്കാരം, അതാണ് സമാധിജ സംസ്കാരം. അതിൻ്റെ വൃത്തി കൊണ്ട് ചിത്തത്തിന് സ്ഥൈര്യം ഉണ്ടാകും. ചിത്തത്തിൻ്റെ സ്ഥിരത എന്ന് പറയുന്നത് എന്താണ്? തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ചിത്തം നിൽക്കുന്നു. എവിടെയാണോ താൻ ചിത്തത്തെ നിർത്താൻ ആഗ്രഹിക്കുന്നത് അവിടെ നിൽക്കുന്നു. ഇവിടെ ഈ ഉപാസകൻ നിർത്താൻ ആഗ്രഹിക്കുന്ന എവിടെയാണ്? തൻ്റെ ഭാവനയിലുള്ള ഈശ്വര സ്വരൂപത്തിൽ. അപ്പോൾ ചിത്തം അവിടെ നിൽക്കുന്നതാണ് ചിത്തസ്ഥിരത. ഈ ചിത്തസ്ഥിരതയ്ക്ക് അചലമായ ഒരു മനസ്സ്, ദൃഢമായ ഒരു മനസ്സ്, തൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഏകാഗ്രമാകുന്ന ഒരു മനസ്സും വേണം. അതുകൊണ്ട് ചിത്തസ്ഥൈര്യ ലക്ഷണം യോഗബലം. അതുകൊണ്ട് പറയുന്ന യോഗബലം എന്ന് പറയുന്ന മനസ്സിൻ്റെ ബലം. ഇച്ഛയ്ക്കനുസരിച്ച് മനസ്സ് ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് നിന്നാലേ ആ മനസ്സിൽ യോഗബലമുള്ളൂ. തേനസയുക്ത പൂർവം ഹൃദയ കുണ്ഡരീക വശീകൃത്യ ചിത്തം തഥ ഊർദ്ധഗാമിന്യ നാഡ്യ ഭൂമിജയ ക്രമേണ ഭ്രൂർമധ്യേ പ്രാണമാവേശ്യ സ്ഥാപയിത്വ സമ്യക പ്രമത്ത സൻ സ്വയവും ബുദ്ധിമാൻ യോഗി കവിം പുരാണം ഇത്യാദി ലക്ഷണം തം പരം പുരുഷമുപൈരി പ്രതിപദ്ധ്യത ദിവ്യം ദ്യോതനാത്മകം. ഇവിടെ ഭ്രൂർമധ്യേ പ്രാണമാവേശ്യ സമ്യക് എന്ന് പറഞ്ഞു. പ്രാണനെ ഭ്രൂമധ്യത്തിൽ ആവേശിക്കണമെന്ന് പറഞ്ഞു. നാസികാഗ്രത്തിൽ ഏകാഗ്രപ്പെടുത്തുന്ന കാര്യം മുമ്പും പറഞ്ഞു. ഇവിടെ അത് പറയുന്നത് ഭ്രൂമധ്യത്തിലാണ്. അവിടെയും നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോ ഇവിടെ പറയുന്ന എന്താണ്? ആ ഭ്രൂമധ്യത്തിലേക്ക് പോകുന്നത് പറയുന്ന പൂർവം ഹൃദയ പുണ്ടരീകെ വശീകൃത്യ ചിത്തം. ആദ്യ യോഗി അഭ്യസിക്കുന്നത് ഹൃദയ പുണ്ടരീകത്തിൽ. ആദ്യം ഹൃദയത്തെ ഭാവനയും എങ്ങനെ താമരമുട്ട് പോലെ, അതാണ് ഇവിടെ ഹൃദയ പുണ്ടരീകം എന്ന് പറഞ്ഞത്. അങ്ങനെ ഹൃദയത്തെ ഭാവന ചെയ്ത് ഉറപ്പിക്കുന്നു. എന്തുകൊണ്ട് ഇവിടെ പറയും ശതം ചെയ്യുക ഹൃദയസ്യ നാട്യ? പ്രധാനമായി ഹൃദയത്തിൽ 101 നാടികൾ, പ്രധാന നാടികളാണ്, വേറെ നാടികളില്ല എന്നല്ല. അതിൽ നിന്ന് ഒന്ന് നേരെ മൂർധാവിലേക്ക് പോകുന്നു. അതിനാണ് ബ്രഹ്മനാഡി എന്ന് പറയുന്നത്. അപ്പോ യോഗി എന്ത് ചെയ്യുന്നു? ഹൃദയത്തെ ഭാവന ചെയ്തിട്ട് അത് നമ്മുടെ ശരീരത്തിലിരിക്കുന്ന മാംസമയമായ ഹൃദയമല്ല, യോഗി ഭാവന ചെയ്യുന്ന ഹൃദയമാണ്. അപ്പോൾ മാംസ രൂപത്തിലിരിക്കുന്ന ഹൃദയം നമുക്ക് കാണാൻ കഴിയത്തില്ല. പക്ഷെ മാംസമയമായ ഹൃദയത്തിലിരിക്കുന്നത് സ്ഥൂലനാഡികൾ. യോഗി ഭാവന ചെയ്ത് കാണുന്നത് സൂക്ഷ്മനാഡിയാണ്. ആണ് മുകളിലേക്ക് പോകുന്ന ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നു. അത് ഹൃദയത്തിൽ നിന്ന് തുടങ്ങുന്നു എന്നാണ്. ഇത് വൈദികമായ ഒരു ഉപാസന രീതിയാണ്. സാധാരണ പറയുന്ന കുണ്ഡലിനി യോഗം അതല്ല ഇത്. കുണ്ഡലിനി യോഗത്തിൽ അവിടെ തുടങ്ങുന്നത് മൂലാധാരത്തിൽ നിന്നും, ഇതങ്ങനെയല്ല, ഹൃദയത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഇത് രണ്ട് രണ്ടാണ്, രണ്ട് ഉപാസന രീതികൾ. ഇവിടെ പറയുന്നത് ഒരു തത്വമനുസരിച്ചിട്ടാണ്. അതായത് എത്ര മനഃ തത്ര പ്രാണ, എവിടെയാണോ മനസ്സ് നിൽക്കുന്ന അവിടെ പ്രാണൻ നിൽക്കും. അപ്പോൾ പ്രാണൻ പഞ്ചകർമ്മങ്ങളിൽ പഞ്ചസ്ഥാനത്തിൽ വ്യാപരിച്ചിരിക്കുകയാണ് ശരീരത്തിൽ. അപ്പോൾ ഇവിടെ നിന്നെല്ലാം ഈ പ്രാണനെ യോഗി മനസ്സുകൊണ്ട് ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ശീലിക്കുന്നു മരണസമയത്തിന്റെ നേരത്തെ ഹൃദയത്തിലേക്ക് കൊണ്ടു ഹൃദയത്തിൽ ധ്യാനിക്കുന്നു. അങ്ങനെ ധ്യാനിക്കുന്ന യോഗിക്ക് ഹൃദയത്തിൽ ബ്രഹ്മനാഡി തേജരൂപത്തിൽ, തേജസ്സിന്റെ രൂപത്തിൽ പറയുന്നത് മിന്നാമിനുങ്ങിന്റെ പ്രകാശം പോലെ, അതുപോലെ ഹൃദയത്തിൽ ഈ നാഡി പ്രകാശിക്കുന്നു, നാഡിയും മുഖം പ്രകാശിക്കുന്നു. അങ്ങനെ പ്രകാശിക്കുന്ന ഈ നാഡീ മുഖത്തിലൂടെ യോഗി പ്രാണനെ, ഇപ്പോൾ എത്ര പ്രാണ തത്ര ജീവ എന്നാണ്. പ്രാണൻ എവിടെ സ്ഥിതി ചെയ്യുന്നു, അവിടെ ജീവനും സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഈ പ്രാണനെ, മനസ്സുകൊണ്ട് പ്രാണനെ ഹൃദയത്തിലേക്ക്, ഹൃദയത്തെ ഭാവന ചെയ്ത് മനസ്സുകൊണ്ട് പ്രാണനെ ഹൃദയത്തിലേക്ക് ആവേശിപ്പിച്ചിട്ട്, സംയമം കൊണ്ടാണ് ധാരണ, ധ്യാന, സമാധി. സമാധി കൊണ്ട് ഈ സംയമം കൊണ്ട് ആ ഹൃദയത്തിലേക്ക് ഏകാഗ്രപ്പെടുത്തി ബ്രഹ്മനാഡിയെ, അങ്ങനെ ഹൃദയത്തെ ധ്യാനിക്കുന്നവന് ബ്രഹ്മനാഡി അത് പ്രകാശരൂപത്തിൽ, തേജോരൂപത്തിൽ അവിടെ പ്രകടമാകുന്ന ഒന്നാണ്. അത് നമ്മുടെ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്ന നാഡികളൊന്നും അങ്ങനെ തേജോരൂപത്തിൽ പ്രകാശിക്കുന്നതല്ല. ഇത് കാരണം പ്രാണനും സൂക്ഷ്മമാണ്. അപ്പോൾ സൂക്ഷ്മമായ പ്രാണൻ സഞ്ചരിക്കുന്നതിന് ഉള്ള സൂക്ഷ്മമായ നാഡിയാണ്. നാഡിയിലൂടെയാണ് ജീവൻ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. തിരിച്ച് ശരീരത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നതും അതാണ് മൂർധാവിനെ ഭേദിച്ച് ജീവൻ ശരീരത്തിനുള്ളിലേക്ക് വരുന്നു. തിരിച്ച് ഈ നാഡിയിലൂടെ അല്ലാതെ ജീവൻ ശരീരം വിട്ടുപോവുകയാണെങ്കിൽ അതിന് നാനാഗതികളുണ്ടാവും. ആ കർമ്മമനുസരിച്ച്, കർമ്മവിഭാഗം അനുസരിച്ചുള്ള ഗതികളുണ്ടാവും. അത് സംഭവിക്കാൻ പാടില്ല. ഇത് ഇവിടെ പറയുന്ന എന്താണ്, ഭൂമിജയ ക്രമേണ. ഇത് ചിത്തഭൂമികളെയെല്ലാം ഓരോന്നിനായിട്ട്, ക്ഷിപ്തം, മൂഢം തുടങ്ങിയ വിക്ഷിപ്തം, ഏകാഗ്രം, നിരുദ്ധം, ഇങ്ങനെ വരുന്ന ഓരോ ചിത്തഭൂമികളെയും ജയിച്ച് ഈ താഴ്ന്ന ഭൂമികളിൽ നിന്നെല്ലാം അത് ഏകാഗ്രമായ നിരുദ്ധമായ ഭൂമിയിലേക്ക് ചിത്തം ഉയർന്ന് ചിത്തം പ്രവേശിച്ച്, അങ്ങനെ ചിത്തം ഉയർന്ന ഭൂമികളിലേക്ക് പോകുമ്പോൾ പ്രാണനും അതിനനുസരിച്ച്, ചിത്തത്തിനനുസരിച്ച്, ചിത്തം എവിടെ നിൽക്കുന്ന അവിടെ പ്രാണൻ നിൽക്കും. പ്രാണൻ നിൽക്കുന്നിടത്ത് തന്നെ എന്ത് വരുന്നു, ജീവനും വരുന്നു. അങ്ങനെ ഈ ബ്രഹ്മനാഡി, ബ്രഹ്മനാഡി പ്രകാശിക്കുന്നു. ഹൃദയത്തെ ധ്യാനിച്ച് പ്രാണനെ അവിടേക്ക് ഏകാഗ്രപ്പെടുത്തുമ്പോൾ അവിടെ ഈ പ്രാണനുള്ള സഞ്ചാര മാർഗം അത് തനി തന്നെ തുറക്കുന്നു. തുറക്കുന്നതാണ് ഈ ബ്രഹ്മനാഡി പ്രകാശിക്കുന്നു. ആ ബ്രഹ്മനാഡിയിലൂടെ ജീവന മുകളിലേക്ക്, ഭ്രൂമധ്യത്തിലേക്ക് പ്രാണനെ കൊണ്ടുവരുന്നു. അപ്പോൾ പ്രാണൻ ഭ്രൂമധ്യത്തിലേക്ക് വരുമ്പോൾ, ഭ്രൂമധ്യത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രത്യേകിച്ചൊരു മാർഗം കൽപ്പിച്ചിട്ടില്ല. ഹൃദയത്തിൽ ബ്രഹ്മനാഡിയിലേക്ക് പ്രാണൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രാണനെ ധ്യാനിക്കുന്ന ഭ്രൂമധ്യത്തിലാണ്. ഭ്രൂമധ്യം, ലലാടം, മൂർധാവ് ഇങ്ങനെ ഈ പ്രാണനെ ധ്യാനിച്ച്, അപ്പോൾ പ്രാണനോടൊപ്പം പ്രാണൻ എവിടെയാണോ സ്ഥിതമായി തീരുന്നത്, മൂർധാവിൽ പ്രാണൻ സ്ഥിതനായി തീരുമ്പോൾ അത് ഈ പറയുന്ന യോഗബലം കൊണ്ട് ജീവനും അവിടെ ഈ ഏകാഗ്രപ്പെടുന്നു. പ്രാണൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഓരോ ഇന്ദ്രിയങ്ങൾക്കും അനുഗ്രഹശക്തിയായി പ്രാണൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ, ഓരോ ഇന്ദ്രിയങ്ങൾക്കും അധിഷ്ഠാനമായിരിക്കുന്ന ദേവതകളിലൂടെ. അപ്പോൾ യോഗി എന്ത് ചെയ്യുന്നു, അതിൻ്റെ പഞ്ചസ്ഥാനങ്ങളിൽ നിന്നും പഞ്ചകർമ്മങ്ങളിൽ നിന്നും ദശേന്ദ്രിയങ്ങളിൽ നിന്നും പ്രാണനെ തൻ്റെ ഈ സംയമം കൊണ്ട്, സംയമശക്തി കൊണ്ട് ഭ്രൂമധ്യത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു. അങ്ങനെ കേന്ദ്രീകരിക്കുമ്പോൾ ജീവനും സ്വാഭാവികമായി അവിടെ വരുന്നു. അവിടെ നിന്നും അതിനെ ലലാടത്തിലൂടെ ഭ്രൂമധ്യത്തിലേക്ക് ഏകാഗ്രപ്പെടുത്തും. അപ്പോൾ ജീവൻ ഭ്രൂമധ്യത്തിലൂടെ ഇവിടെ പറയുന്നതായ ദിവ്യം പരംപുരുഷം ഉപൈതി, ആ പരമപുരുഷനെ പ്രാപിക്കുന്നു. ഇത് യോഗി തന്റെ ഭാവന കൊണ്ട് സംയമം കൊണ്ട് മുമ്പേ പരിശീലിച്ചിട്ട്. അങ്ങനെ പരിശീലിക്കുമ്പോൾ ഏത് സമയത്താണോ ഈ യോഗിക്ക് ഈ പ്രാണനെയും ജീവനെയും പൂർണ്ണമായും ഏകീകരിക്കാൻ കഴിയുന്നത്, കാരണം മനസ്സ്, പ്രാണൻ, ജീവൻ ഇത് മൂന്നും ഏകീകരിക്കണം. ഹൃദയത്തിലുള്ള ഭാവന കൊണ്ട് യോഗി മനസ്സിനെയും പ്രാണനെയും ഏകീകരിക്കുന്നു. പിന്നെ മനസ്സ് വേറെ, പ്രാണൻ വേറെ, അങ്ങനെ നിൽക്കുന്നുണ്ട്. ഭ്രൂമധ്യത്തിൽ ഉള്ള ഏകാഗ്രത കൊണ്ട് യോഗി പ്രാണനെയും ജീവനെയും ഏകീകരിക്കുന്നു. പിന്നെ പ്രാണനും ജീവനും വേറെ നിൽക്കുന്നില്ല. എത്ര ജീവ തത്ര പര, അതാണ്. കാരണം ജീവൻ പരനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ജീവനെ പരനിലേക്ക് ഏകീകരിക്കുന്നത് ഈ ശരീരത്തിൽ അല്ലെങ്കിൽ തന്റെ ഭാവനയിൽ സംഭവിക്കുന്നതല്ല. അതുകൊണ്ട് ജീവൻ എന്ത് ചെയ്യുന്നു, ബ്രഹ്മനാഡിയിലൂടെ ജീവസ്വരൂപത്തിൽ യോഗി പിന്നെ കടന്നുപോവുകയാണ് ചെയ്യുന്നു. ഹൃദയത്തിൽ എന്ത് ചെയ്യുന്നു, യോഗി തന്റെ ഇച്ഛാശക്തി കൊണ്ട് മനസ്സിനെ പ്രാണനോടെ ഏകീകരിക്കുന്നു. അവിടെ ജീവൻ മാറിയെന്നുകൊണ്ട് മനസ്സും പ്രാണനും ഉപയോഗിച്ച് അങ്ങനെ ഒരു അഭ്യാസം ചെയ്യുകയാണ്. ഭ്രൂമധ്യത്തിലേക്ക് വരുമ്പോൾ എന്ത് വരുന്നു, ജീവനും പ്രാണനും ഒന്നായിത്തീരുന്നു. മനസ്സ് പ്രത്യേകിച്ച് അവിടെ ശേഷിക്കുന്നില്ല. ഭ്രൂമധ്യത്തിൽ നിന്നും മൂർധാവിലേക്ക് ബ്രഹ്മനാഡിയിലൂടെ ജീവൻ സഞ്ചരിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, അഭ്യാസങ്ങളെല്ലാം തീർന്നു ആ മനസ്സും പ്രാണനും ജീവനിൽ ഏകീഭവിച്ച് ഈ ആരാണോ ഈ യോഗം ശീലിച്ചുകൊണ്ടിരുന്നവൻ ആ ജീവൻ ഈ ബ്രഹ്മനാഡിയിലൂടെ ആദിത്യ ലോകത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ പിന്നീട് ആ ജീവൻ ഈ ശരീരത്തിൽ തുടരുന്നില്ല. അതാണ് യോഗിയുടെ സമാധി. ആ യോഗിയുടെ സമാധിയുടെ ക്രമം നിർദ്ദേശിക്കുന്നു. ഇത് ഈ അഭ്യാസം അതിൻ്റെ ഓരോ ഘട്ടങ്ങളും ഗുരുമുഖത്ത് നിന്ന് അഭ്യസിച്ച്, അതായത് പ്രാണനെ ദേവതകളിൽ നിന്നും പിൻവലിക്കുക, ജീവനെയും ഏകീഭവിപ്പിക്കുക, മൂർധാവിൽ നിന്നും അതിനെ വീണ്ടും നാടം ബ്രഹ്മരന്ധ്രത്തിലൂടെ പ്രാണരൂപത്തിൽ ജീവൻ സഞ്ചരിക്കുക. അപ്പം മൂർധാവിൽ നിന്നും ഉയരത്തിലേക്ക് പ്രാണൻ ഗതി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ യോഗിക്ക് ശരീരബോധമില്ല, പിന്നീട് ശരീരം നശിച്ചു പോകും. പിന്നെ യോഗിക്ക് പിന്നെ അഭ്യാസമില്ല. പിന്നെ ജീവൻ അതിൻ്റെ തനതായ രീതിയിൽ അതിൻ്റെ പ്രയാണം, ഇവിടെ പറയുന്ന ആദിത്യ ലോകത്തിലേക്കുള്ള പ്രയാണം സ്വയം നടത്തുകയാണ്. അപ്പോൾ നമ്മൾ പറയും യോഗി സമാധിയായി പോയി എന്ന് പറയും. അപ്പം മരണകാലത്ത് ഇങ്ങനൊരു അഭ്യാസം നടത്തുകയല്ല ചെയ്യുന്നത്. പിന്നെ മരണകാലം എന്നുകൂടെ എന്തുകൊണ്ട് പറയുന്നു, ഇങ്ങനെ ഒരു അഭ്യാസം നടത്തി യോഗി ഭൗതികമായി മരിക്കുകയാണ്. മരണം എന്ന് പറയുന്നത് ഭൗതികമായൊരു കാര്യം. മരിക്കാൻ സമയത്ത് ചാടി എണീറ്റിരുന്ന് ഇങ്ങനെ ഒരു അഭ്യാസം നടത്തി കഴിഞ്ഞാൽ നടക്കത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മരിക്കുന്നതിന് വേണ്ടി യോഗി നേരത്തെ തയ്യാറെടുക്കുന്നു. അപ്പോൾ ഏത് സമയത്താണോ ഇവിടെ പറഞ്ഞത് ചിത്തഭൂമിയെ ജയിച്ച് ഏകാഗ്ര ഭൂമിയിൽ മാത്രമേ ഹൃദയത്തിൽ യോഗിക്ക് ഈ ബ്രഹ്മനാഡിയുടെ ദർശനം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അവിടെയും ജീവൻ ആഭ്യാസവും ദീർഘകാലം പരിശീലിച്ചിട്ട് പിന്നീട് ഭ്രൂമധ്യത്തിൽ ജീവൻ പ്രാണൻ ജീവനോട് ഏകീഭവിക്കുന്നു. അത് കഴിഞ്ഞ് ജീവൻ സ്വയം ബ്രഹ്മരന്ധ്രത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അവിടെ വരുമ്പോൾ പിന്നീട് അഭ്യാസമൊന്നും നടക്കത്തില്ല. അപ്പോൾ ഇത് പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യോഗി എപ്പോഴാണോ ഏകാഗ്രത കൊണ്ട് അയാളുടെ മനസ്സ് പ്രാണനോട് ഏകീഭവിച്ച് ആ പ്രാണൻ ബ്രഹ്മനാടിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് ഈ ഭൂമിക ജയം സംഭവിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന അഭ്യാസമനുസരിച്ച് ഏത് സമയവും ഈ പറയുന്ന മരണകാലം സംഭവിക്കാം. പിന്നീട് എപ്പോഴാണോ ജീവനോട് ഈ പ്രാണൻ ഏകീഭവിക്കുന്നത് അതാണ് അയാളുടെ മരണകാലം. ഏത് പ്രായത്തിലാകാം ഏത് അവസ്ഥയിലാകാം മരണകാലം സംഭവിച്ചു. ആ മരണകാലത്ത് അതാണ് ഇവിടെ പറയുന്നത് പ്രയാണകാലം. അതുകൊണ്ടാണ് അവിടെ പ്രയാണകാലം എന്ന് പറഞ്ഞത്. ഭാഷകാരൻ മരണകാലം എന്ന് പറഞ്ഞു. ഭരണകാലം എന്ന് പറയാൻ എന്താണ് കാരണം? അത് ഭൗതികമായി ശരീരം നശിക്കുകയാണ്. പക്ഷെ മുഖ്യ എന്ന് പറയുന്നത് എന്താണ്? അത് പ്രയാണകാലമാണ്. ആരുടെ പ്രയാണം? ജീവന്റെ. ജീവൻ സാധാരണഗതിയിൽ ശരീരത്തിൽ നിന്ന് അങ്ങനെ ഒരു സ്വേച്ഛയാ പ്രയാണം സംഭവമല്ല. എന്തുകൊണ്ട്? സാധാരണ ജീവന്റെ ഈ ശരീരത്തിൽ നിലനിർത്തുന്ന ഈ പ്രാണൻ ശരീരവ്യാപിയായി സ്ഥിതികളിൽ നിന്ന് ഈ പ്രാണനെ പിൻവലിച്ച് ബ്രഹ്മനാടിയിലേക്ക് കൊണ്ടുപോകാനൊന്നും കഴിയത്തില്ല. അപ്പോൾ അത് മറ്റ് നാടികളിലൂടെ അത് സദാ പ്രസരിച്ചുകൊണ്ടിരിക്കുകയാണ് ശരീരത്തിൽ. പ്രാണാപാന ഉദാന സമാന വ്യാന രൂപത്തിൽ അത് ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഇന്ദ്രിയങ്ങളിലൂടെയും അത് ബഹിർമുഖമായി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരവസ്ഥയിൽ ഈ ജീവന് ഈ പറയുന്ന രീതിയിലുള്ള തയോർദ്ധമായി അമൃതത്വമേദി എന്ന് പറയുന്ന രീതിയിലുള്ള പ്രയാണം സംഭവിക്കത്തില്ല. അതുകൊണ്ടാണ് അത് പറയുന്നത് പ്രയാണകാലേ. ആ പ്രയാണകാലം എന്ന് പറയുന്നത് യോഗിയുടെ അഭ്യാസം കൊണ്ട് ശ്രദ്ധിക്കുന്നതാണ്. എപ്പോഴാണോ യോഗിയുടെ ഈ പ്രാണൻ ജീവനുമായി ഏകീഭവിക്കുന്നത്, പിന്നീട് യോഗിക്ക് അവിടെ ഇച്ഛാശക്തി നശിക്കുന്നു. പിന്നെ ഇച്ഛാശക്തിയുടെ ആവശ്യമില്ല. കാരണം ശരീരത്തിൽ നിന്നും ഈ പ്രാണൻ പിന്തിരിഞ്ഞു, അതായത് ദേവതാസ്ഥാനങ്ങളിൽ നിന്നും, ഇന്ദ്രിയങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് അധിഷ്ഠാനമായിരിക്കുന്ന ആ ദേവതാസ്ഥാനങ്ങളിൽ നിന്നും അത് പിൻവലിയുന്നു. ആ ഓരോ ഇന്ദ്രിയത്തിൻ്റെയും അധിഷ്ഠാന ദേവതകളും അതിൻ്റെ കാരണദേവതകളിലേക്ക് അത് വിലയം പ്രാപിക്കുന്നു. കാരണം പ്രാണസാന്നിധ്യത്തിലാണ് അത് ഇന്ദ്രിയങ്ങൾക്ക് അനുഗ്രാഹകമായി നിൽക്കുന്നത്. പക്ഷെ ആ വ്യഷ്ടിരൂപത്തിൽ ഓരോ ഇന്ദ്രിയങ്ങൾക്കും അധിഷ്ഠാന ദേവതകളായിരിക്കുന്ന ആ ഭാവങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? അതിൻ്റെ കാരണത്തിലേക്ക്, കാരണഭാവങ്ങളിലേക്ക് അത് ഏകീഭവിക്കുന്നു. അപ്പോൾ പ്രാണൻ സ്വതന്ത്രമായി തീരുന്നു. ഇച്ഛാശക്തി യോഗി പിന്നീട് ഇല്ലാതായി തീരുന്നു. പിന്നെ യോഗിക്ക് അവിടെ ഇച്ഛ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതാണ് പ്രയാണകാലം. ആ ഒരവസ്ഥയിലേക്ക് യോഗി ഇതിൻ്റെ അഭ്യാസങ്ങൾ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ ബ്രഹ്മനാടിയിലൂടെ ഉള്ള ഒരു പ്രയാണം അത് സംഭവിക്കുന്നു അഭ്യസിക്കുന്നവർ. അവിടെ പറഞ്ഞു എന്താണ്? മനസ്സ് ചലന വർജിതേന മനസ്സ്. വാസ്തവത്തിൽ ചലനമുള്ളപ്പോഴേ മനസ്സുള്ളൂ. അപ്പോൾ ചലനമില്ലെങ്കിൽ മനസ്സില്ല. പക്ഷെ ഇവിടെ എന്താണ്? മനസ്സിൻ്റെ ചലനം എന്തുകൊണ്ട് തീരുന്നു? മനസ്സ് പ്രാണനോട് ഏകീഭവിച്ച്. അപ്പോൾ എത്ര പ്രാണ തത്ര മനസ്, പിന്നെ എത്ര ജീവ തത്ര പ്രാണ എന്നുള്ള അവസ്ഥയിൽ എത്തിച്ചേരും. അപ്പോൾ അവിടെ മനസ്സ് ചലിക്കത്തില്ല. അതാണ് യോഗിയുടെ യോഗബലം എന്ന് പറയുന്നത്. അപ്പോൾ യോഗബലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇച്ഛാശക്തി ഉപയോഗിക്കാതെ തന്നെ പ്രാണൻ ജീവനോട് ഏകീഭവിച്ച് ജീവൻ സ്വയം അതിൻ്റെ പ്രയാണം തുടരുന്നു. അവിടെ യാതൊരു തരത്തിലുള്ള പരിശ്രമവും ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താണ്? യോഗബലം താലിയുക്തനായി എന്ന് പറയുന്നു. ഭ്രൂ മധ്യേ പ്രാണമാവേശി സ്ഥാപയിത്വ. ഭ്രൂമധ്യത്തിൽ പ്രാണനെ ഏകീഭവിപ്പിച്ചു. പിന്നെ എത്ര ജീവ തത്ര പര. കാരണം പരനെ ആശ്രയിച്ചാണ് ഈ ജീവൻ നിലനിൽക്കുന്നത്. ഇപ്പോൾ യോഗിയെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ചും യോഗി നിരന്തരമായ ധ്യാനം കൊണ്ട് ആ ജീവൻ പരനോട് ഏകീഭവിച്ചേ നിൽക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ തലം, പ്രാണൻ്റെ തലം എല്ലാം അതിജീവിച്ച് ആ ബ്രഹ്മനാടിയിലൂടെ അതിൻ്റെ ഭൗതികമായ സ്ഥാനമാണ് ഭ്രൂമധ്യമെന്നും ഹൃദയമെന്നും പറയുന്നു. അത് ഈ മാർഗധ്യാനത്തിന് വേണ്ടിയിട്ട് ഒരു ഭൗതികമായ ഒരു അവലംബം എന്നുള്ള രീതിയിൽ മാത്രം പറയുന്നതാണ്. എന്നാൽ ഈ വ്യഷ്ടിയായ ശരീരത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ഓരോ സ്ഥാനത്ത് കൽപ്പിച്ചുകൊണ്ടല്ല ഈ കാര്യങ്ങളെല്ലാം യോഗി സംഭവിക്കുന്നത് എങ്ങനെയാണ്? സൂക്ഷ്മതലങ്ങളിലാണ്, സ്ഥൂലമായ ശരീരത്തിലല്ല. എന്നാൽ അതിനൊരു അവലംബം വേണം. ഇപ്പോൾ ഇത്തരം ധ്യാന മാർഗം പരിശീലിക്കുമ്പോൾ ആ പരിശീലിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഹൃദയം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു അവലംബം കാണിച്ചു കൊടുക്കും. അല്ലാതെ സൂക്ഷ്മമായ ഹൃദയം സൂക്ഷ്മമായ നാഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവന ചെയ്യാൻ അസാധ്യമായി തീരും. അതുകൊണ്ട് ഹൃദയം, ഭ്രൂമധ്യം, ലലാടം, മൂർധാവ് ഇങ്ങനെയുള്ള സ്ഥൂലദേശങ്ങൾ ആദ്യം ഭാവന ചെയ്യാൻ പറയുന്നു. വാസ്തവത്തിൽ അങ്ങനെ ഭാവന ചെയ്യുമ്പോൾ അവൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്നത് സൂക്ഷ്മനാഡികളാണ്. അവിടെ സ്ഥൂലദേശത്തിന് പ്രസക്തിയില്ല. ആ സൂക്ഷ്മനാഡിയാണ് ബ്രഹ്മനാഡി എന്ന് പറയും. ആ നാഡിയിലൂടെ ആ ജീവൻ ഈ ഭ്രമധ്യത്തിൽ ജീവൻ ഏകാഗ്രപ്പെട്ട് അവിടെ നിന്നും ജീവൻ ഈ ബ്രഹ്മനാഡിയിലൂടെ പറയുന്ന ആദിത്യ ലോകത്തിലേക്ക് പോയി ഇപ്പറയുന്ന ദിവ്യപുരുഷനോട് ഏകീഭവിക്കുന്നു. ഇവിടെ ആധാരങ്ങൾ ഇല്ല, ഇടയും പിങ്കളെയും സുഷുഭിനെയില്ല, സഹസ്രാര പത്മമില്ല. അങ്ങനെയുള്ള ഭാവനകളും അതുമല്ല സൂക്ഷ്മത്തിലുള്ള ഭാവനകളാണ്, അത് താന്ത്രികമായ ഭാവനയാണ്. അത് മറ്റൊരു തരത്തിലുള്ള യോഗമാർഗം. അത് തുടങ്ങുന്നത് മൂലാധാരത്തിൽ നിന്ന്, ഇത് ഹൃദയത്തിൽ നിന്നും തുടങ്ങുന്നു. ഇതിൻ്റെ രാജവിദ്യ എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണിത്. ഇത് ശ്രുതിയിൽ ഇത് നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു സമ്പ്രദായം ഇങ്ങനെ യോഗികൾ ഇത് ശീലിച്ചു വരുന്നുണ്ട്. അതാണ് ഇവിടെ ഭഗവാനും അത് പറയുന്നത്. ഇത് ഇതിന് ഇത് ശീലിക്കുന്നതിന് ബ്രഹ്മചര്യ വ്രതം ആവശ്യമാണ്. പിന്നെ ഇത്തരം ഒരു മഹാഭാരതത്തിനും മറ്റും ഇത് ഈ ഒരു ഇതിനെക്കുറിച്ച് ഭീഷ്മർ തൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കുന്ന ഈ രീതിയിലാണ് ശിരസി കടന്നതിന് ശേഷം ഈ തരത്തിൽ ആണ്. കാരണം ശരീരസ്ഥിതനായിരിക്കുമ്പോൾ ആ ശരീരത്തിൽ നിന്നും തൻ്റെ യാത്ര ഈ രീതിയിലാണെന്ന് മഹാഭാരതത്തിൽ അവസാനം പറയുന്നുണ്ട്. അവിടെ യാദവന്മാരുടെ നാശം എല്ലാം കണ്ട് അവർ നശിക്കുമെന്ന് മനസ്സിലാക്കി അവിടെ നേരെ വനത്തിലേക്ക് പോയി ബലരാമൻ അനന്തനെ വിലയിക്കുന്നത് കണ്ട് അത് കഴിഞ്ഞ് വീണ്ടും വനത്തിലേക്ക് ചെന്നു അവിടെ യോഗനിദ്രയെ അവലംബിച്ച് കിടക്കുമ്പോഴാണ് ജര എന്ന് പറയുന്ന കാട്ടാളൻ അമ്പ് ചെയ്യുന്നത്. ആ അമ്പ് ഏൽക്കുമ്പോൾ ഭഗവാൻ യോഗനിദ്രയിലായിരുന്നു. ആ യോഗനിദ്രയിൽ ഈ രീതിയിൽ ശരീരത്തെ അതിലൂടെ തൻ്റെ സ്വരൂപത്തെ പ്രാപിച്ചു. ജീവൻ എന്ത് ചെയ്യുന്നു? ഈ ദിവ്യമായ പരമപുരുഷനെ പ്രാപിക്കുന്നു. ഭഗവാൻ സ്വസ്വരൂപത്തെ പ്രാപിച്ചു. അതാണ് യോഗനിദ്ര എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ ഇവിടെയും പറയുന്നു, സയവും ബുദ്ധിമാൻ യോഗി കവിം പുരാണം ഇത്യാദി ലക്ഷണം തം പരം പുരുഷം ഉപയോഗി. ഇതൊരു സമ്പ്രദായം, രാജവിദ്യ എന്നറിയപ്പെടുന്നതായ സമ്പ്രദായമാണ് ഇത്. പറഞ്ഞല്ലോ, ഞാനിത് ആദിത്യന് ഉപദേശിച്ചു. ആദിത്യൻ വിവസ്വാണ്, വിവസ്വാണ് മനുവിന് ഇങ്ങനെയുള്ള ഇവം പരമ്പരാപ്രാപ്തം ഇവം രാജർഷിയോ വിദുഹു. രാജർഷിമാർ അറിഞ്ഞുപദേശിച്ചിരുന്ന കാലേന അതിന് നഷ്ടം വന്നു. വീണ്ടും ഭഗവാൻ ഇത് ഉപദേശിച്ചു. വീണ്ടും അത് പരമ്പരയിലൂടെ ആചാര്യ പരമ്പരയിലൂടെ ഇതിങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു വ്യത്യാസം മാത്രം, ഇങ്ങനൊരു ഉപാസനാ പദ്ധതി ഉപാസനാ രീതി നിലവിലുണ്ടെങ്കിലും ഇന്നാരും ഇതിനൊന്നും വേണ്ടി മെനക്കെടാറില്ല. ഈ രീതിയിൽ നിന്നും പരിശ്രമിക്കാറില്ല. കാരണം ഇതൊക്കെ ഒത്തിരി പണിയുള്ള കാര്യങ്ങളാണ്. അപ്പം അത്തരം പണിക്കൊന്നും ആരും തയ്യാറാകാറില്ല. തം പരം പുരുഷം ഉപേരി പ്രതിബദ്ധതയെ ദിവ്യം ദ്യോതനാത്മകം. പിന്നെ അതിന് ഇത് ഈ തരത്തിലുള്ള ഒരു സാധനാ മാർഗം പരിശീലിക്കണമെങ്കിൽ പ്രധാനമായിട്ടും നല്ല സംസ്കാരം, നല്ല വാസന, അതുള്ളവർക്കേ പറ്റത്തുള്ളൂ, അല്ലാത്തവർക്ക് ഭക്തി പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അതിന് വാസന അനുകൂലമല്ലെങ്കിൽ ആർക്കും ഈ തരത്തിലുള്ള മാർഗങ്ങൾ പരിശീലിക്കാൻ സാധ്യമല്ല. കാരണം ഇവിടെ എല്ലാം വേണം. ഇവിടെ പറയുന്നുണ്ടല്ലോ ഭക്തിയായുക്ത, ഭക്തി വേണം, യോഗബലേന യോഗം വേണം, ദൃഢമായ വിജ്ഞാനം വേണം, ഭാവനയ്ക്ക് ആവശ്യമുള്ള ഇതെല്ലാം ഉണ്ടെങ്കിലേ ഉള്ളൂ. ഞാനും യോഗവും ഭക്തിയെല്ലാം യോഗിച്ചിരുന്നാൽ മാത്രമേ ഈ തരത്തിലുള്ള ഈ വിദ്യാമാർഗങ്ങളിലൂടെ ഒരാൾക്ക് സഞ്ചരിക്കാൻ പറ്റൂ. സാധാരണ ആരും ഇന്ന് ആൾക്കാരും 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ മോക്ഷം നേടാം, അതിനുള്ള വഴി എന്താണ്, അതാണ് ആൾക്കാർ തിരക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഉപാസനാ മാർഗമാണ്. പ്രയാണകാലത്തിൽ അങ്ങനെയുള്ള ഒരു ഉപാസകൻ ഇങ്ങനെ പ്രയാണം ചെയ്യുന്നു, അതാണ്. അപ്പോൾ അയാൾ ഭൗതികമായി മരിക്കുന്നു, നമ്മൾ അയാൾ സമാധിയായ അതിനെയാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. പ്രയാണകാലേ, പ്രയാണകാലത്തിൽ. പ്രയാണകാലം എന്ന് പറയുമ്പോൾ എന്താണ്? ജീവൻ ബ്രഹ്മലോകത്തിലേക്ക് അല്ലെങ്കിൽ ഇതിലോകത്തിലേക്ക് ബ്രഹ്മനാടിയിലൂടെ പ്രയാണം ചെയ്യുന്ന സമയം എന്ത് സംഭവിക്കുന്നു എന്നാണ്. അചലേന മനസ്സ, അച്ചലമായ മനസ്സുകൊണ്ട്, ചലിക്കാത്തതായ മനസ്സുകൊണ്ട് എന്ന് വെച്ചാൽ അത് പ്രാണനോട് ഏകീഭവിച്ച മനസ്സ്, അതിനാണ് അച്ചലമായ മനസ്സെന്ന് പറയുന്നത്. ഭക്തിയ യുക്ത, ഭക്തിയുക്തനായി മനസ്സ്. ആ ഭക്തിയെല്ലാം ആ സമയത്ത് പ്രയാണകാലത്തുണ്ടാകുന്നതല്ല, നേരത്തെ തന്നെ അഭ്യാസം കൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അവിടെ ഭക്തി എന്ന് പറയുന്ന ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ, ഭക്തി എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞ ഭജനം, ഭാവനയാണ് അവിടെ ഭക്തി. ഇവിടെ പറഞ്ഞുള്ള കവിം പുരാണം അനുശാസ്യ താരം മണോരണീയാൻ എന്നുള്ള, അപ്പോൾ അത്ര ഒരു ഭാവന കൊണ്ട്, ആ ഭാവനയാണ് ഈ ജീവന് മാർഗനിർദ്ദേശം നൽകുന്നത്. അപ്പോൾ അത്ര ഒരു ഭാവനയിലൂടെ, കാരണം ജീവന് സാധാരണഗതിയിൽ ജീവൻ ശരീരം വിട്ടു പോകുന്നതിന് ഈ ശരീരത്തിലെ എല്ലാ ദ്വാരങ്ങളിലൂടെയും ജീവന് പുറത്തേക്ക് പോകാം. എല്ലാ ദ്വാരങ്ങളും എന്ന് പറയുമ്പോൾ രോമകൂപങ്ങളിലൂടെ വരെ ജീവന് ശരീരം വിട്ടു പോകാം. അപ്പോൾ അത് എങ്ങനെ പോകുന്നു? എല്ലാ ദ്വാരങ്ങളിലൂടെയും. അപ്പോൾ അതെങ്ങനെ പോകുന്നു? അവൻ്റെ ഭാവനയനുസരിച്ചല്ല ജീവന്റെ അധോഗതി എന്ന് പറയും. അപ്പോൾ ജീവന്റെ ഊർധ്വഗതി എന്ന് പറയുന്നത് ഈ ബ്രഹ്മനാടിയിലൂടെയുള്ള ആഗമനമാണ്. അപ്പോൾ ബ്രഹ്മനാടിയിലൂടെയുള്ള ആഗമനത്തിന് മുഖ്യമായി വരുന്നത് ഈ പറയുന്ന തരത്തിലുള്ള ഭാവനയാണ്, ഈശ്വരഭാവനയാണ്. ആ ഈശ്വരഭാവനയാണ് ജീവന്റെ ഊർധ്വഗതിക്ക് സഹായിക്കുന്നത്. അത് നേരത്തെ ദൃഢപ്പെടുത്തിയിരിക്കുന്ന യോഗി, യോഗിയുടെ ചിത്തം വിലയിച്ച് പ്രാണനും വിലയിച്ച് കേവലം ജീവഭാവത്തിൽ നിൽക്കുമ്പോൾ അവിടെ പിന്നീട് ഭാവനയുടെ ആവശ്യമില്ല. ഭാവന അതിന് മുമ്പാണ്. കാരണം മനസ്സുള്ളിടത്തെ ഭാവനയുള്ളൂ. മനസ്സില്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭാവനയുടെ ആവശ്യമില്ല. പക്ഷേ ആ ഭാവന കൊണ്ട് മനസ്സ് പ്രാണനും ജീവൻ ഏകീഭവിച്ചിരിക്കുമ്പോൾ അത് സംസ്കാര രൂപത്തിന്. ആ സംസ്കാരമാണ്, ഭാവനാ സംസ്കാരമാണ് അതിനൂടെ യോഗബലമെന്നും മറ്റും പറയുന്നു. അതാണ് ജീവനെ ആ സമയത്ത് കൊണ്ടുപോകുന്നത്. അല്ലാതെ ഇതുപോലെ നമ്മുടെ മനസ്സ് ഉണർന്നിരുന്ന് ചിന്തിക്കുന്നത് പോലെ ആ സമയത്ത് ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞല്ലോ, ഭക്ഷ്യകാലം പറഞ്ഞല്ലോ സമാധി, സമാധി എന്ന് പറഞ്ഞു. സമാധി എന്ന് പറയുമ്പോൾ അവിടെ ഭാവനയില്ല, മനസ്സ് ഉണർന്ന് വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭാവനയുള്ളത്. പക്ഷെ അങ്ങനെ സമാധി എന്ന് പറയുമ്പോൾ അത് ചിത്തം അത് അവിടെ അവശേഷിക്കുന്ന കേവലം സംസ്കാര രൂപത്തിലാണ്. പക്ഷെ ഭാവന സംസ്കാരം അവിടെ കാണും. അതാണ് ആ സമയത്ത് ജീവനെ മുന്നോട്ട് ഈ ഊർധ്വലോകത്തിലേക്ക് ദിവ്യലോകത്തിലേക്ക് നയിച്ചുകൊണ്ട് പോകുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് അചലേന മനസ്സാചലേന ഭക്തിയായുക്ത, ഭക്തിയുക്തനായി, ഭക്തി യോജിച്ചിരിക്കുന്നു എന്നർത്ഥം. ആ യോഗത്തിൽ ഭക്തി സംഭവിക്കുന്നു. ഉണർന്നിരുന്ന് ചിന്തിച്ചിട്ടല്ല, അത് ആ ജീവന്റെ സ്വരൂപമായി തന്നെ മാറുന്നു. അത് ജീവനെ നയിക്കുന്നു. യോഗബലേന ചെയ്യുക, യോഗബലം കൊണ്ടും ഭ്രൂമധ്യേ സമീക് പ്രാണം ആവേശ്യ, ഭ്രൂമധ്യത്തിൽ പ്രാണനെ സമീക്കായി ആവേശിപ്പിച്ചു. അവിടെ പ്രാണന്റെ സമീക്കായ ആവേശം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും അത് വേറിട്ട് അത് ജീവഭാവത്തിൽ തന്നെ ഏകീഭവിച്ച് അവൻ ആ പുരുഷൻ തം പരമം പുരുഷം ദിവ്യം. ദിവ്യം എന്ന് പറയുന്നത് ഈ ശരീര സംബന്ധിയായ ഒരു സ്ഥലമല്ല, വ്യഷ്ടിഭാവത്തിലല്ല, സമഷ്ടിഭാവത്തിലാണ്. അതാണ് ദിവ്യം എന്ന് പറയുന്നത്, അലൗകികമാണ് എന്നർത്ഥം. ഈ വ്യഷ്ടിയും സമഷ്ടിയും എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സാധാരണ ധരിക്കുന്നുണ്ട് വ്യഷ്ടി കൂടി ചേരുന്നതാണ് സമഷ്ടിയെന്ന്. ഇവിടെ അതല്ല, വ്യഷ്ടി സ്ഥൂലവും സമഷ്ടി സൂക്ഷ്മവുമാണ്. ആ സൂക്ഷ്മഭാവത്തിൽ അതാണ് ദിവ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ദിവ്യമായ പരമപുരുഷനെ പ്രാപിക്കുന്നു. വ്യഷ്ടി കൂടി ചേരുന്ന എന്തുകൊണ്ട് സമഷ്ടിയാകുന്നില്ല? കാരണം നമ്മൾ 100 പൂജ്യം 1000 പൂജ്യം ഇട്ട് കഴിഞ്ഞാൽ അത് ഒരിക്കലും വലിയൊരു സംഖ്യയാകത്തില്ല. അപ്പോൾ വ്യഷ്ടി എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പം അത് കൂടി ചേർന്നൊരിക്കലും സമഷ്ടിയാകത്തില്ല. സമഷ്ടി എന്ന് പറയുന്നത് എന്താണ്? വ്യഷ്ടിയെ അതിക്രമിച്ചിരിക്കുന്ന അതിസൂക്ഷ്മമായ ഭാവമാണ്. അതാണ് ഇവിടെ പറയുന്നത് ദിവ്യഭാവം, പരമപുരുഷന്റേതായ ദിവ്യഭാവം. ആ ദിവ്യഭാവത്തെ ആ ജീവൻ പ്രയാണത്തിലൂടെ പ്രാപിക്കുന്നതാണ് പ്രയാണകാലം എന്ന് പറയുന്നത്. ആ ജീവന്റെ ഊർധ്വഗതി, ചരമഗതി അങ്ങനെ സംഭവിക്കുന്ന ഒന്നാണ്. പ്രയാണകാലേ മനസാചലേന ഭക്ത്യായുക്തോ യോഗബലേന ചെയ്യുക ഭ്രൂർ മധ്യേ പ്രാണമാവേശ്യ സമ്യക് സതം പരം പുരുഷമുപൈതി ദിവ്യം. ഈ ഒരു മാർഗക്രമത്തെ ഇത് എന്നത് ഗുരുക്കന്മാരിൽ നിന്നാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്. ചോദനാത്മകം ഇതിനെ, ഇതിൻ്റെ ചില വ്യാഖ്യാതാക്കളെല്ലാം കുണ്ടലിനി പ്രക്രിയയുമായിട്ട് യോജിപ്പിച്ചൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ചിലരങ്ങനെയും അത് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഗുരുവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇത് വേറിട്ടൊരു ഉപാസന മാർഗമായിട്ടാണ്. പക്ഷെ ഇതിൻ്റെ തന്നെ വ്യാഖ്യാതാക്കൾ, ഭാഷകാരൻ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടില്ല, മറ്റ് പ്രധാന വ്യാഖ്യാതാക്കളൊന്നും അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുള്ള ഇതിനെ കുണ്ടലിനിയുമായി ബന്ധപ്പെടുത്തി. കാരണം കുണ്ടലിനി അതിന് പ്രധാന കാരണം തന്നെ എന്താണ്? അത് മൂലാധാരത്തിൽ നിന്നാണ് അതിൻ്റെ അഭ്യാസം തുടങ്ങുന്നത്, ഹൃദയത്തിൽ നിന്നല്ല. അതുകൊണ്ട് തന്നെ ഇത് തികച്ചും വ്യത്യസ്തമായ, ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ രാജർഷി പാരമ്പര്യത്തിലൂടെ വന്നിട്ടുള്ള വൈദികമായ ഒരു ഉപാസനാ മാർഗമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ പക്ഷേ ഇങ്ങനെ ചില വ്യാഖ്യാതാക്കൾ ഇതിൻ്റെ ഇത് കുണ്ടലിനി രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹൃദയത്തിൽ നിന്നാണ് ഇവിടെ പറയുന്നത്. ഇത് ഭ്രൂർ മധ്യ പ്രാണമാവേശ സമയത്ത് എന്നൊക്കെ പറയുമ്പോൾ കുണ്ടലിനി രീതിയിൽ വ്യാഖ്യാനിക്കാൻ പല ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ അതും ഒരു കാരണമുണ്ട്. അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നവരും പലപ്പോഴും അവർ സംസ്കൃത ഭാഷയുടെ പരിചയം, അല്ലെങ്കിൽ ഇത്തരം തത്വചിന്തയുടെ പരിചയം അതെല്ലാം കൊണ്ട് മാത്രം വ്യാഖ്യാനിക്കുന്നവരാണ്. അപ്പോൾ പല ശാസ്ത്രങ്ങളും വായിച്ചിട്ട് ഏതെങ്കിലും ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അതൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് വ്യാഖ്യാനിക്കും. അങ്ങനെ വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാരാണ് അങ്ങനെ വ്യാഖ്യാനിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു സമ്പ്രദായത്തിൽ നിന്ന്, ഗുരു പരമ്പരയിൽ നിന്ന് ഇതിൻ്റെ ഈ പ്രക്രിയ, ഈ രീതി ഗ്രഹിക്കാത്തവരാണ് അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നതെന്നാണ് ചിലരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഇവിടെ ഭഗവാനോ അല്ലെങ്കിൽ ഭാഷ്യകാരനോ അല്ലെങ്കിൽ പ്രധാന ഭാഷ്യകാരന്മാരോ ആരും പറയാത്തതായ കുണ്ഡലിനി യോഗത്തെ ഇവിടെ യോജിപ്പിക്കാൻ വലിയ പ്രയാസമുണ്ട്. കാരണം ഇവിടെ പറയുന്നുണ്ട് ഇത് ഇതിന്റെ അഭ്യാസം തുടങ്ങുന്നതിന് ഹൃദയത്തിൽ നിന്നാണ്. ഈ വൈദികമായ സമ്പ്രദായത്തെ വിശദമായിട്ടില്ലെങ്കിലും ബ്രഹ്മസൂത്രത്തിന് ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. ചതുർത്ഥ അധ്യായത്തിലെ രണ്ടാം പാദത്തിൽ തദോഗോ അഗ്രജ്വലനെ എന്ന് പറഞ്ഞു വരുന്ന സൂത്രം തുടത്തിൽ നിന്നങ്ങോട്ട് ഇതിനെ പറയുന്നുണ്ട്. പക്ഷെ വിശദമായി പ്രതിപാദിക്കുന്നില്ല. വിശദമായി പ്രതിപാദിക്കുന്നത് ഇങ്ങനെയുള്ള ചില സമ്പ്രദായങ്ങളിലേ അങ്ങനെ പ്രതിപാദിക്കുന്നത്. അത് പറയുന്നുണ്ടല്ലോ, ഭഗവാനും പറയുന്നുണ്ട് പല ഭാഗങ്ങളിലും. എന്താണ് ഗുഹ്യതരമ്മയ, ഇത് ഗുഹ്യതമ ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളങ്ങനെ പറഞ്ഞു പറയാതെയൊക്കെ അങ്ങ് വിടുന്നുണ്ട്. അതായിരിക്കാം അങ്ങനെ വരുന്നത്. പ്രയാണ കാലേയും മനസ്സാചലേന ഭക്ത്യാ യുക്തോ യോഗബലേന ചൈവ ഉഭ്രൂർ മധ്യേ പ്രാണമാവേശ്യ സമ്യക് സതം പരം പുരുഷമുപൈതി ദിവ്യം. യദക്ഷരം വേദവിദോ വദന്തി വിശന്തി യദ്യതയോ വീതരാഗാഃ യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ പ്രവക്ഷ്യേ യോഗമാർഗാനുഗമേന അനുഗമനേനേവ ബ്രഹ്മവിദ്യ മന്ദിരേണാമി ബ്രഹ്മപ്രാപ്യത ഇത്യേവം പ്രാപ്തമിതം ഉച്യതേ. ഇത് അങ്ങനെ ഒരു പാഠം ഭാഷ്യത്തിൽ സർവത്രയില്ല, ചില ഭാഗങ്ങളിലേ ഉള്ളൂ. ചില ഭാഷ്യങ്ങളിൽ അങ്ങനെ കാണുന്നുണ്ട്. അത് ഭാഷ്യകാരൻ തന്നെ പറഞ്ഞതുമാകാം. യോഗമാർഗ അനുഗമനേനൈവ ബ്രഹ്മവിദ്യാ മന്ദിരനായ ബ്രഹ്മവിദ്യയെ കൂടാതെ കേവലമായ വൃത്തി നിരോധത്തിലൂടെ മോക്ഷം പ്രാപിക്കാമെന്നുള്ളതിനെ ഭാഷ്യകാരൻ നിഷേധിക്കുന്നുണ്ട്. ബ്രഹ്മപ്രാപ്യത ഇത്യവും പ്രാപ്തം ഇത് വെച്ചത് അത് സാധ്യമല്ല, ആത്മവിദ്യയുടെ സഹായം കൂടാതെ സാധ്യമല്ല. അതിനുവേണ്ടി അത് ഒന്നുകൂടി പറയുന്നു. എന്താണ് പുനരവി വക്ഷ്യമാണേന ഉപായേന പ്രതിപിശ്യതസ്യ ബ്രഹ്മണോ. വേദനാദി വിശേഷണ വിശേഷ്യസ്യ അഭിധാനം കരോതി ഭഗവാൻ യതിരി യദക്ഷരം നക്ഷരതീത്യക്ഷരം അവിനാശി വേദവിദോ വേദാർത്ഥജ്ഞാ വദന്തി വേദദ്വൈ തദക്ഷരം ഗാർഗി ബ്രാഹ്മണാഃ അഭിവദന്തി ഇതി ശ്രുതിഃ സർവവിശേഷ നിവർത്തകത്വേന അഭിവദന്തി അസ്ഥൂലം അനണു ഇത്യാദി കിഞ്ച വിശന്തി പ്രവിശന്തി സമ്യക് ദർശന പ്രാപ്തോ സത്യാം യദേതയോ യത്ര ശീലാഃ സന്യാസിനോ വീതരാഗഃ വിഗതോ രാഗോ ഏഭ്യതേ വീതരാഗഃ യച്ഛ അക്ഷരം ഇച്ഛതഃ ജ്ഞാതുമിതി വാക്യശേഷ ബ്രഹ്മചര്യം ഗുരു ചരന്തി ആചരന്തി തത്തേ പദം തദക്ഷരാഖ്യം പദം പദനീയം തേതുഭ്യം സംഗ്രഹേണ സംഗ്രഹ സംക്ഷേപ തേന സംക്ഷേപേണ പ്രവക്ഷ്യേ കഥയിഷ്യാമി. പറയുന്നു യദക്ഷരം വേദവിദോ വദന്തി വക്ഷ്യമാണ് ഉപായേന. വീണ്ടും ഈ മാർഗത്തെക്കുറിച്ചൊക്കെ പറയും. ഏത് മാർഗത്തിലൂടെയാണ് ഈ പറയുന്ന യോഗി സഞ്ചരിക്കുന്നത്? അത് ദേവയാനം പിതൃയാനം എന്ന് പറയുന്ന രണ്ട് മാർഗങ്ങളെക്കുറിച്ച് പറയുന്നു. അതിൽ ദേവയാനത്തെക്കുറിച്ച് ഈ യോഗി സഞ്ചരിക്കുന്ന ദേവയാന മാർഗത്തിലൂടെയാണ് വക്ഷ്യമാണേന ഉപായേന പ്രതിപിശ്യതസ്യ ബ്രഹ്മണോ പ്രാപിക്കാൻ താല്പര്യപ്പെടുന്നതായ ആ ബ്രഹ്മലോകം ദ്വിലോകം ആദിത്യമണ്ഡലം എന്നെല്ലാം പറയുന്ന ഒന്നാണ്. വേദവിദ്വദനാ വിശേഷണ വിശേഷ്യസ് അഭിധാനം കരോതി. അതിനാൽ പറയുന്നു വേദവിദോ വദന്തി എന്നെല്ലാം പറഞ്ഞു, വേദവിത്തുക്കൾ പറയുന്നു എന്നെല്ലാം പറയുന്ന ആ പദത്തെ പറയും. ഇതൊരു സമാനമായി വരുന്ന അതാണ് കഠോപനിഷത്തിൽ വരുന്നത്. അവിടെയും പറയുന്നുണ്ട് ശതം ച ഏകാഹൃദയസ്യ നാട് എന്ന് പറയുന്നുണ്ട്. ഓമിത്യേത എന്ന് ഇതുപോലൊരു മന്ത്രം അവിടെയും പറയുന്നുണ്ട്. യഥക്ഷരം നക്ഷരതീത്യ അക്ഷരം അവിനാശി, അക്ഷരം എന്ന് പറയുന്ന ശബ്ദം അവിടെ പറയുന്നുണ്ട്. വേദവിദോ വേദാർത്ഥജ്ഞാഹ വദന്തി, വേദവിദ്യകൾ അക്ഷരത്തെ കുറിച്ച് പറയുന്നു. ഏതദ്ക്ഷരം കാർക്കി ബ്രാഹ്മണാഹ അഭിവദന്തി, ഈ അക്ഷരത്തെ കുറിച്ച് ബ്രാഹ്മണർ പറയുന്നു. ഇതി ശ്രുതേ സർവവിശേഷ നിവർത്തകത്വേന അഭിവദന്തി. അവിടെ എന്താണ് സർവവിശേഷ വിനിർമുക്തമായി ആ പദത്തെക്കുറിച്ച് പറയുന്നു. എങ്ങനെ സ്ഥൂലം അനണു, അത് സ്ഥൂലമല്ല അണുവല്ല ഭാവന അതീതമാണ് അരൂപം എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ പ്രാപിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പറയുകയാണ്. കിഞ്ച വിശന്തി പരവിശന്തി സമ്യക് ദർശനം പ്രാപ്തു സത്യം യദ്ദേതയോ യത്നശീലാ സന്യാസിന, യതിമാർ പ്രാപിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നു. യതനശീലാ സന്യാസി വീതരാഗാഹ സന്യാസി വ്യാഖ്യാനിക്കുകയാണ്. വികതോ രാഗോ യഭ്യത്തെ വീതരാഗാഹ, ആരിൽ നിന്നാണോ ഈ രാഗങ്ങളെല്ലാം ഒഴിഞ്ഞുപോയത് അവർ. ഇച്ഛാക്ഷരം ഇച്ഛത ജ്ഞാതം ഇതി വാക്യശേഷ, ആ അക്ഷരത്തെ പ്രാപിക്കാൻ അറിയുന്നതിന് ആഗ്രഹിക്കുന്നവൻ എന്താണ് ബ്രഹ്മചര്യം ചരന്തി, ബ്രഹ്മചര്യത്തെ ആചരിക്കുന്നു. ബ്രഹ്മചര്യം ഗുരു ചരന്തി, പ്രത്യേകം എടുത്തു പറയുന്നു എന്താണ് ഗുരുസന്നിധി എന്ന് പറയുന്നത് ബ്രഹ്മചര്യം അഭ്യസിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥാനമാണ്. പ്രത്യേകം എടുത്തു പറയുന്നു ഗുരുസന്നിധിയിൽ, ഗുരുവിന്റെ സമീപത്തിൽ ആ കഠിനമായ ബ്രഹ്മചര്യ വ്രതത്തെ പാലിക്കുന്നു. കാരണം ഈ യോഗ മാർഗത്തിൽ പറയുന്ന ഇതിന് ബ്രഹ്മചര്യ പരിപാലനവും ആവശ്യത്തിലൂടെ സഞ്ചരിക്കാൻ അസാധ്യമാണ്. അതുകൊണ്ടാണ് ഈ ഇതിന് ഉദാഹരണമായിട്ട് ഭീഷ്മരെ എടുത്തു കാണിക്കുന്നു. ഭീഷ്മരുടെ പ്രത്യേകത എന്താണോ പറയുന്നു, സ്വച്ഛന്ദം മൃത്യുവാണ്. എന്തുകൊണ്ടത്? അതൊരു വരസിദ്ധിയിലൂടെ ലഭിച്ചതാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനമായ കാരണം എന്താണ്? ഭീഷ്മരുടെ ആ ബ്രഹ്മചര്യ വ്രത പാലനം. അതിൽ ഒരിക്കൽ പോലും ഭീഷ്മർക്ക് വ്യതിചലനം സംഭവിച്ചിട്ടില്ല എന്നാണ്. അത് മഹാഭാരതത്തിൽ തന്നെ ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്. ശ്രീകൃഷ്ണൻ ഭീഷ്മസ്തവരാജ് അതുകൊണ്ട് ഭീഷ്മൻ കൃഷ്ണനെ സ്തുതിക്കുന്ന പ്രസിദ്ധമാണ് ഭീഷ്മസ്തവരാജ് സ്തോത്രം. പിന്നെ അത് കഴിഞ്ഞു സഹസ്രനാമത്തിൽ കൃഷ്ണനെ സ്തുതിക്കുന്നുണ്ട്. അതിനു മുമ്പായി ഒരു സന്ദർഭത്തിൽ കൃഷ്ണൻ ഭീഷ്മരെ സ്തുതിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സന്ദർഭമുണ്ട് എന്റെ ഓർമ്മ. വളരെ മുമ്പ് വായിച്ചതാണ്. ധർമ്മപുത്രർ രാജ്യം ഉപേക്ഷിച്ച് സന്യാസത്തിന് തയ്യാറാകുമ്പോൾ, യുദ്ധത്തിന് ശേഷം രാജ്യം സ്വീകരിക്കാൻ വൈമുഖ്യം പ്രകടിപ്പിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ ധർമ്മപുത്രരെ ഭീഷ്മരുടെ ശരസ്വതി കിടക്കുന്ന ഭീഷ്മരുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ആ സന്ദർഭത്തിൽ കൃഷ്ണൻ ഭീഷ്മരെ സ്തുതിക്കുന്നുണ്ട്. ആ സ്തുതിക്കുന്ന ഭാഗത്ത് പറയുന്നുണ്ട് എന്താണ്, ഈ കൊട്ടാരത്തിൽ രാജതുല്യനായി പിതാമഹനാണ്, രാജതുല്യമായ എല്ലാ ഭോഗ സുഖങ്ങളുടെയും മധ്യത്തിൽ ഭീഷ്മർ കഴിയുകയായിരുന്നു കൊട്ടാരത്തിൽ. പക്ഷേ ആ അതിൻ്റെ എല്ലാം മധ്യത്തിൽ കഴിയുമ്പോഴും ഭീഷ്മരുടെ ബ്രഹ്മചര്യ വ്രതത്തിന് യാതൊരു ഭംഗവും വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ആ ഒരു കാര്യത്തെ ശ്രീകൃഷ്ണൻ സ്തുതിക്കുന്നുണ്ട്. അങ്ങനെയൊരു ഭാഗമുണ്ട് മഹാഭാരതം എടുത്ത് വായിച്ചു നോക്കി. ആ ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, അതേ ഒരു ഭാഗം തന്നെ ഇത് വരുന്നത് യുദ്ധത്തിന് ശേഷമുള്ള ഒരു സന്ദർഭമാണ്, യുദ്ധത്തിന് മുന്നുള്ള ഒരു സന്ദർഭത്തിലും അതുപോലെ ഒരു ശ്ലോകം ഭീഷ്മരെ സംബന്ധിച്ച് മറ്റാരോ പറയുന്നുണ്ട്. അതാരാണെന്ന് എനിക്ക് വ്യക്തമായി ഓർമ്മയില്ല. പക്ഷെ ഇത് വ്യക്തമായി ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നതാണ് ഭീഷ്മരെ സ്തുതിച്ചു. അതായത് അഖണ്ഡമായ ബ്രഹ്മചര്യം പാലിച്ചതിന് ഒരു ഉദാഹരണമായിട്ട് എടുത്തു കാണിക്കുന്നത് ഭീഷ്മർ. അതാണ് ഭീഷ്മരുടെ പ്രാധാന്യം, ഭീഷ്മരുടെ മഹത്വം അതാണ്. കാരണം മഹാഭാരതത്തിൽ അല്ല വ്യാസന്റെ ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് കഥാപാത്രങ്ങൾ, ഒന്ന് ഏറ്റവും പ്രധാനമായി അവതരിപ്പിക്കുന്നത് ശ്രീകൃഷ്ണനെ, അത് കഴിഞ്ഞാൽ വ്യാസൻ, ഏറ്റവും ഉദാത്തമായ ഒരു മാതൃകയായിട്ട് വ്യാസനെടുത്ത് കാണിക്കുന്ന ഭീഷ്മരെയാണ്. ഭീഷ്മർക്ക് തുല്യനായി വ്യാസൻ തന്നെ പറയുന്നുണ്ടെന്നാണ്, ഭീഷ്മർക്ക് തുല്യനായി ഇന്ന് ഈ ഭാരതഭൂമിയിൽ വേറൊരാൾ ജീവിച്ചിരിപ്പില്ല, അങ്ങനെയെല്ലാം പറയുന്ന സന്ദർഭങ്ങളുണ്ട് മഹാഭാരതത്തിൽ, പല സന്ദർഭങ്ങളുണ്ട്. അത് ഭീഷ്മന്റെ മഹത്വം അത് പൂർണ്ണമായും പ്രകടമാകുന്ന ശാന്തി പർവ്വത്തിലാണ്. ഭീഷ്മന്റെ ആ വിശദമായ സ്മൃതി, യോഗ കൊണ്ടുണ്ടാകുന്ന സ്മൃതി, ശാന്തി പർവ്വത്തിലെ ആ ശരസീ കടന്നുകൊണ്ട് നാനാ വിഷയങ്ങളെക്കുറിച്ച്, ഒരു ആധ്യാത്മികം മാത്രമല്ല മറ്റ് രാജനീതി, മറ്റ് ധർമ്മങ്ങൾ, എത്രയോ ആധ്യാത്മിക സന്ദർഭം, എന്തെല്ലാം യോഗ പദ്ധതികൾ, സാഖ്യം, യോഗം എന്നിവയുണ്ട്, എന്തെല്ലാം സ്മൃതികൾ സർവ വിഷയങ്ങളെയും മനസ്സിൽ ആ ധാരണ ചെയ്തുകൊണ്ട് ശരസിയിൽ കിടന്നുകൊണ്ട് അത് ഉപദേശിക്കുക, ഇതൊരു മനുഷ്യന് അസാധ്യമായ കാര്യമാണ്. അതുമാത്രമല്ല അവസാന സന്ദർഭത്തിൽ പറയുന്നുണ്ട് ഭീഷ്മൻ തന്റെ ശരീരത്തിൽ നിന്ന്, അത് പറയുന്നത് തന്റെ ഓരോ അവയവങ്ങളിൽ നിന്നും പ്രാണനെ പിൻവലിപ്പിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കും അത് ആ ബ്രഹ്മചര്യവ്രതത്തിന്റെ ശക്തി കൊണ്ടാണ്. അങ്ങനെ പ്രാണനെ പിൻവലിപ്പിക്കുമ്പോൾ ഭീഷ്മന്റെ ശരീരത്തിൽ തറച്ചിരുന്ന ഓരോ അസ്ത്രങ്ങളും അപ്രത്യക്ഷമാകുന്നു. അത് കണ്ടിട്ട് ശ്രീകൃഷ്ണനും കൂടിയിരുന്നവരും എല്ലാം വളരെ ആശ്ചര്യപ്പെട്ടു. കാരണം ശരീരത്തിൽ തറഞ്ഞിരിക്കുന്ന അസ്ത്രങ്ങളെല്ലാം മറഞ്ഞു പോകുന്നതായിട്ടാണ് അവർ കാണുന്നത്. അത്രമാത്രം യോഗ നൈപുണ്യത്തെ പ്രാപിച്ച ആളായിരുന്നു ഭീഷ്മർ. ധർമ്മപുത്രരുടെ ദുഃഖത്തെ ഇവിടെ ഭഗവാൻ തന്നെ നേരിട്ട് ഉപദേശിച്ചിട്ടും മാറിയില്ല. ധർമ്മപുത്രൻ വീണ്ടും പറഞ്ഞില്ല, ഞാൻ സന്യസിക്കും, എനിക്കിനി രാജ്യം വേണ്ട, അങ്ങനെ പറഞ്ഞു. കാരണം ആ യുദ്ധത്തിന് ശേഷം തന്റെ ചുറ്റുപാടും കണ്ട ജനങ്ങളുടെ ആ അർത്ഥനാദം, ദുഃഖം അത് ധർമ്മപുത്രക്ക് സഹിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് സന്യസിക്കുന്നത്. മറ്റുള്ളവരെല്ലാം ഉപദേശിച്ചു, ഭഗവാൻ തന്നെ നേരിട്ട് ഉപദേശിച്ചിട്ടും ആ ദുഃഖത്തിന്റെ ഒരു പരിഹാരമായില്ല. അർജുനനെ തയ്യാറാക്കാൻ ഭഗവാന് കഴിഞ്ഞെങ്കിലും ധർമ്മപുത്രരുടെ ദുഃഖം മാറ്റാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവസാനം നേരെ ഭീഷ്മരുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. ആ സന്ദർഭത്തിലുള്ളതിന് മുമ്പ് തന്നെ ഈ ശ്രീകൃഷ്ണൻ ആരാണ് എന്ന് അവരുടെ കൂട്ടത്തിൽ വ്യാസനറിയാമായിരുന്നു പറയുന്നു. വ്യാസനറിയാം, സഞ്ജയന് മനസ്സിലായി. യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോൾ സഞ്ജയൻ അത് പറയിട്ടു, വ്യാസന് നേരത്തെ അറിയാമായിരുന്നു. പക്ഷേ ആ ക്ഷത്രിയന്മാരുടെ കൂട്ടത്തിൽ അത് പൂർണ്ണമായും മനസ്സിലാക്കിയിരുന്ന അത് ആ യുദ്ധരംഗത്ത് നിന്നവർ ഭീഷ്മരെ ഇതരർക്കും അറിയാമായിരുന്നു. പക്ഷെ ഭീഷ്മർക്കത് പൂർണ്ണമായി മനസ്സിലാക്കി. എന്തുകൊണ്ട് ഭീഷ്മർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു? ആ ക്ഷാത്രധർമ്മത്തിൽ ഇരിക്കുക തന്നെ. മറ്റുള്ളവരെല്ലാം അങ്ങനെയല്ല, ബ്രാഹ്മണധർമ്മത്തിൽ പുലർത്തിയവരായിരുന്നു വിദുരരും മറ്റും. എന്തുകൊണ്ട്? അതിന് കാരണം കേവലമായി ബ്രഹ്മചര്യം കൊണ്ടാണ്. അപ്പോൾ ആ വിശദ സ്മൃതി ആ സമയത്ത് ശരസി കിടക്കുമ്പോഴും ഉണ്ടായത് ആ ശരസി കിടന്നുകൊണ്ടാണെങ്കിലും ഇതൊക്കെ ഉപദേശിക്കാൻ കഴിഞ്ഞത് അവിടെ കിടന്നുകൊണ്ട് തന്നെ എന്താണ് ഈ സ്വച്ഛന്ദം എടുത്തു വായി തൻ്റെ പ്രാണനെ ഉപസംഹരിച്ച് ഈ പറയുന്ന രീതിയിൽ ബ്രഹ്മലോകത്തിലേക്ക് ആ ജീവന് പ്രയാണം നടത്തുന്നതിന് ശക്തി ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഭീഷ്മന്റെ ബ്രഹ്മചര്യ വ്രതം കൊണ്ടാണ്. ഇത് ഇങ്ങനെയെല്ലാം ഇത് അവതരിപ്പിക്കുന്നത് വ്യാസൻ അവതരിപ്പിക്കുന്നതാണ്. അതും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. മഹാഭാരതത്തിലെ ഓരോ കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കുന്നതിന് വ്യാസന് ഒരു ഉദ്ദേശമുണ്ട്. ഇന്നേരം ഇന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ ആ ഓരോ കഥാപാത്രങ്ങളിലൂടെയും ഈ സമൂഹത്തിലുള്ള സർവ്വ മനുഷ്യർക്കും ഓരോ സന്ദേശം കൊടുക്കുകയാണ്. ഭീഷ്മരിലൂടെ കൊടുക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ആധ്യാത്മിക സാധകന്മാർക്കുള്ള ഒരു സന്ദേശമാണ്. ആ ബ്രഹ്മചര്യം, അതിൻ്റെ പാലനം. ഒരിക്കൽ പോലും ഭീഷ്മന്റെ മനസ്സ് തൻ്റെ വ്രതത്തിൽ നിന്ന് ഒന്നും ചലിച്ചിട്ടില്ലെന്നാണ്. അപ്പോൾ അവിടെ ഈ പറയുന്ന അതേസമയം ഭക്തിയോ പരമമായ ഭക്തി, കാരണം വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്ന അത് ഒരാളുടെ ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ തന്നെ ഏറ്റവും പരമമായ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ. അപ്പോൾ ആ പരമമായ ഭക്തി കൊണ്ടാണ് അവിടെ ഭീഷ്മസ്തവത്തിൽ ഭീഷ്മൻ തന്നെ പറയുന്നു, എൻ്റെ പ്രതിജ്ഞയെ പരിപാലിക്കുന്നതിന് വേണ്ടി അങ്ങ് സ്വന്തം പ്രതിജ്ഞയെ പരിചയിച്ചവനാണ്. അതും ഭീഷ്മർക്ക് മനസ്സിലായി. താൻ ആയുധം എടുക്കത്തില്ല എന്നുള്ള കൃഷ്ണന്റെ പ്രതിജ്ഞയെ ആയുധം എടുപ്പിക്കുമെന്നുള്ള ഭീഷ്മരെ പ്രതിജ്ഞ കൊണ്ട് ഭീഷ്മര് മാറ്റി പറഞ്ഞു. അത്രയും ഉത്തമമായ ഭക്തിയിലൂടെ ഭഗവാനെ കൂടെ കീഴ്പ്പെടുത്തിയാളാണ് ഭീഷ്മർ. അങ്ങനെ ഭീഷ്മന്റെ മഹത്വത്തെ കാണിക്കുന്ന നിരവധി നിരവധി സന്ദർഭങ്ങളുണ്ട്. ഭീഷ്മർ പിന്നെ എന്താണ് ഭീഷ്മരി എന്ന് പറയുന്നുണ്ട് പല സന്ദർഭങ്ങളിലും. കാലോഹി ദുരതിക്രമ, ഈ യുദ്ധത്തിന്റെ ആരംഭം, ഈ മഹാഭാരതം എന്ന് പറയുന്ന സംഭവം തന്നെ ഭീഷ്മരെ ആശ്രയിച്ചാണ് ഉണ്ടാകുന്നത്. ഭീഷ്മരുടെ അവസാനത്തോടുകൂടി മഹാഭാരതം അവസാനിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞും ഭഗവാൻ തുടരുന്നുണ്ട്. വാസ്തവത്തിൽ ഭഗവാന്റെ അന്ത്യത്തോടുകൂടിയാണ് മഹാഭാരതം അവസാനിക്കുന്നതെങ്കിൽ അവിടെ പറയുന്നുണ്ട് ഓരോ സന്ദർഭങ്ങൾ. ദുര്യോധന ഉപദേശിക്കുന്ന സന്ദർഭങ്ങളിലും മറ്റും ഭീഷ്മർ പറയുന്നുണ്ട് എനിക്കറിയാം ഉപദേശം നിഷ്പ്രയോജനമാണ്, ഞാൻ ഒരു സ്ഥലത്ത് വെച്ച് ഇതിനെ തടയാൻ പറ്റത്തില്ല. കാരണം എന്തുകൊണ്ട്? കാലോഹി ദുരതിക്രമ, ഇത് ഭഗവാന്റെ നിശ്ചയമാണ്, ഇതിങ്ങനെ സംഭവിച്ചു തന്നെ തീരണം. അതുകൊണ്ട് ഒരു സന്ദർഭത്തിനും ഭീഷ്മർ ആ തത്വത്തെ വിസ്മരിച്ചിട്ടില്ല. ബ്രഹ്മചര്യ തത്വത്തെ, എന്നിട്ട് ആ അലംഘനീയമായ കാല നിയമത്തിന് താൻ സ്വയം വഴങ്ങി കൊടുത്തിരുന്നു, ഈശ്വരന്റെ നിയമത്തിന്. അത്രയും ഉത്തമമായ ഭക്തനായിട്ടും ഉത്തമനായ യോഗിയായിട്ടും മഹാഭാരതത്തിൽ അവതരിപ്പിക്കുന്ന ഏക വ്യക്തി ഭീഷ്മരാണ്. അത് വ്യാസൻ അങ്ങനെയാണ് ഭീഷ്മരെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അത് വ്യാസന്റെ ഭാഷയിലൂടെ മനസ്സിലാക്കണം. വ്യാസൻ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ള രീതി മനസ്സിലാക്കണം. പക്ഷെ ഈ മഹാഭാരതമൊക്കെ എടുത്ത് തലകുത്തി വെച്ച് വായിക്കുന്ന ചില ആൾക്കാരുണ്ട്, തലതിരിഞ്ഞ് പഠിക്കുന്നവർ. അവരവരുടെ ബുദ്ധി സാമർഥ്യം കൊണ്ട് വ്യാസൻ എന്ത് പറഞ്ഞു അത് ഈ ഭീഷ്മര് മാത്രമല്ല, മഹാഭാരതത്തിൽ അവതരിപ്പിക്കുന്ന ഭീഷ്മര്, കർണൻ, ധർമ്മപുത്രർ ഇങ്ങനെയുള്ള ഈ കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മളെയൊക്കെ ബാല്യകാലം പോലെ നമ്മുടെ മനസ്സിലോരോ സങ്കല്പങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. തലമുറ തലമുറകളിലൂടെ മഹാഭാരതം വായിച്ചിട്ടൊന്നും തലമുറ തലമുറകളിലൂടെ കൈമാറി വന്നിട്ടുള്ള സങ്കല്പങ്ങളുണ്ട്. അവർ ഇന്ന ഗുണങ്ങളുണ്ട്, ഇന്ന സവിശേഷതകളുണ്ട്. ഇതിനെയൊക്കെ ആൾക്കാർ, ചില ആൾക്കാരുണ്ട് ഒരു പുതിയ പ്രവണത, കാരണം ഈ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശ്രദ്ധിക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഇതിനെയൊക്കെ തലകുത്തി വായിക്കുക വെച്ചിട്ട് എന്നിട്ട് വ്യാസൻ ആരെയാണോ നല്ലതെന്ന് പറഞ്ഞ് അയാളെ ചീത്തയെന്ന് പറയുന്നു. അത് പറയാൻ വേണ്ടി നോവൽ എഴുതുക, പുസ്തകങ്ങൾ എഴുതുക, കഥ എഴുതുക, പ്രസംഗിക്കുക, ലേഖനങ്ങൾ എഴുതുക, അങ്ങനെ ഒരു പുതിയൊരു പ്രവണതയാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. അത് നമ്മൾ മനസ്സിലാകണമെങ്കിൽ നേരിട്ട് തന്നെ വ്യാസൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ മഹാഭാരതമൊന്നും സീരിയലുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന തല തിരിഞ്ഞ ബുദ്ധികളുടെ പ്രഭാഷണം കേട്ടോ ഒന്നും ഭീഷ്മരെയോ കർണനെയോ ധർമ്മപുത്രരെയോ ഒന്നും മനസ്സിലാക്കരുത്. അർജുനെയൊന്നും അവർ വ്യാസൻ എന്ത് നന്മ ഭീഷ്മരെ കുറിച്ച് പറഞ്ഞു അതൊക്കെ തിന്മയാണെന്ന് ബുദ്ധിസാമർഥ്യമുണ്ട്. അതിപ്പോ അവനവന്റെ ബുദ്ധിസാമർഥ്യം കൊണ്ട് ആർക്കും എന്ത് സ്ഥാപിക്കും. പക്ഷെ അതൊന്നും അത് പ്രധാനമായിരുന്നതാണ് വ്യാസൻ അവതരിപ്പിച്ച രീതിയിലല്ല. വ്യാസൻ ഭീഷ്മരെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഏറ്റവും ശ്രേഷ്ഠനായ യോഗിയായും ഏറ്റവും ശ്രേഷ്ഠനായ ഭക്തനായും, പിന്നെ നീതിയുടെ ധർമ്മത്തിൻ്റെയൊക്കെ വിഷയത്തിലേക്ക് വരുമ്പോൾ അത് മനുഷ്യന് വരുന്ന പരിമിതികൾ, ആ പരിമിതികളെ അതിലംഘിക്കുന്നതിന് മനുഷ്യരൂപത്തിൽ വന്ന അത് ഭഗവാന് പോലും അതിലംഘിക്കാൻ കഴിയത്തില്ല എന്നുള്ളതിന് ഭാരതത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ വ്യാസൻ തന്നെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ചില തലങ്ങളിലൊക്കെ അത് മനുഷ്യ ജന്മത്തിൻ്റെ പരിമിതികളെ കാണിക്കാൻ വേണ്ടി ചില സന്ദർഭങ്ങൾ അവതരിപ്പിക്കുന്നതാണ്, അല്ലാതെ ഇത്തരം മഹാത്മാക്കളുടെ ന്യൂനതകളെ പ്രവിധീകരിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. അതൊന്നും മനസ്സിലാക്കാതെ ചിലർ ഇതിനെയൊക്കെ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് തരതിരിച്ചൊക്കെ വ്യാഖ്യാനിച്ചിട്ട് നമ്മൾ ആരെയാണോ ശ്രേഷ്ഠനെന്ന് വിചാരിച്ചിരിക്കുന്ന അയാളെ മോശമാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കിത്തരും. കേട്ടുടനെ തന്നെ നമ്മളല്ല വൃഡികൾ കൈയടിക്കുകയും ചെയ്യുമോ ഞാൻ പറഞ്ഞു വലിയ കാര്യമാണല്ലോ എന്ന് കരുതുകയും ചെയ്യും. അത് എന്താണ് അവിചാരരമണീയം, വളരെ രമണീയമായിരിക്കും ആർക്ക്? വിചാരം ചെയ്യാത്തവർക്ക്. അത് അങ്ങനെയല്ല വാസ്തവം. ഭീഷ്മരെയും മറ്റും മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ ബ്രഹ്മചര്യം എന്ന് പറയുന്ന ഇതാണ് ഭീഷ്മരി കൊണ്ടെത്തിച്ചത്. അത് പറയേണ്ടി വന്ന സന്ദർഭം വന്നു. കാരണം ഇത്തരം ചിലപ്പോൾ ഇപ്പൊ ഞാൻ വായിക്കാറില്ല, മുമ്പ് വായിച്ചിട്ടുണ്ട്, വായിച്ച് ഞാനും കൈയടിച്ചിട്ടുണ്ട്. പിന്നെ മഹാഭാരതം വായിച്ചപ്പോഴാണ് ആ കൈ പിന്നെ കഴുകി കളഞ്ഞത്. അപ്പോൾ അത് ഇതൊക്കെ മനസ്സിലാക്കണമെന്ന് നമ്മൾ നേരിട്ട് വ്യാസനിലൂടെ തന്നെ ഇവർ മനസ്സിലാക്കുക. ഇവരൊരു പുസ്തകം വായിച്ച് ഒരു പ്രസംഗം കേട്ടു ഇവരെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. അവരെല്ലാം ഉത്തമമായ മാതൃകകളായിട്ടാണ് വ്യാസൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ആ മനുഷ്യജീവിതത്തിൽ വരാവുന്ന അപൂർണതകൾ അതിനാരും അതീതരല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ഒരു മഹാത്മാവും അതീതരല്ല എന്ന് കാണിക്കാൻ വേണ്ടി സർവത്ര ഓരോ സ്ഥലം എന്താണ് വ്യാസൻ തന്റെ കാര്യം തന്നെ പറയുന്നു, ബാക്കിയുള്ളവരുടെ കാര്യം പോട്ടെ. ഒരു മനുഷ്യനും തന്റെ ജന്മത്തെക്കുറിച്ച് പറയാൻ അറയ്ക്കുന്ന കാര്യങ്ങളാണ് വ്യാസൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോ നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വ്യാസന്റെ ജന്മത്തെക്കുറിച്ച് തന്നെ വ്യാസൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ഈ മനുഷ്യജന്മത്തിലുള്ള കാര്യമാണ്. അതിനെയൊന്നും ആർക്കും അതിക്രമിക്കുന്നതിന്, അതിലംഘിക്കുന്നതിന് ഈ ശരീരത്തോടു കൂടിയിരുന്ന് സാധ്യമല്ല എന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ആ ഓരോ കഥാപാത്രങ്ങളിലും ഒരു ഉത്തമമായ മാതൃകകളെ കാണിക്കുന്നുണ്ട്. ധർമ്മപുത്രരായാലും ശരി, ധർമ്മത്തിന്റെ മാതൃക ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് പല ഭാഗങ്ങളിലും പല ന്യൂനതകളും വരാം, അത് വേറെ കാര്യം. രണ്ടും ഒരുപോലെ കാണിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിലൂടെ ഒരു സന്ദേശമുണ്ട്. അർജുനനായാലും ശരി, കർണനായാലും ശരി, ഭീഷ്മരനായാലും ശരി, അങ്ങനെ ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ ഭീഷ്മർ അങ്ങനെ പിതാവിന് വേണ്ടി അങ്ങനെ ഒരു ശപഥം എടുത്തെങ്കിലും ശപഥം എല്ലാവരും എടുക്കാറുണ്ട്. ഓരോരോ സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മൾ നൂറുകണക്കിന് ശപഥങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ശപഥങ്ങൾ മാഞ്ഞു പോയെന്നത് പലപ്പോഴും നമ്മൾ തന്നെ അറിയാറില്ല. പലതവണ ശപഥങ്ങൾ ലംഘിക്കപ്പെടുന്നത് പലപ്പോഴും ബോധപൂർവമായിരിക്കത്തില്ല. പക്ഷെ ഭീഷ്മരെ സംബന്ധിച്ച് അങ്ങനെ ആയിരുന്നില്ല. അത് ഭീഷ്മവ്രതം തന്നെയായി. അങ്ങനെയാണ് ഭീഷ്മൻ എന്നുള്ള പേരുകൂടി വരുന്നത്. അലംഘനീയമായ ഒരു വ്രതമായി മാറി. എന്ത്? ബ്രഹ്മചര്യത്തിന്റെ വ്രതം. അങ്ങനെ പൂർണ്ണമായ ബ്രഹ്മചര്യവ്രതത്തിന്, അതായത് അതിനൊരു അപവാദമില്ലാതെ. നമ്മുടെ പുരാണങ്ങളിൽ ഒരൊറ്റ ഉദാഹരണമേ ഉള്ളൂ ഭീഷ്മർ, അതാണ് ഭീഷ്മന്റെ മഹത്വം. മറ്റുള്ളവരെ സംബന്ധിച്ചാണെങ്കിൽ ഒരു പുരാണത്തിൽ ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ വേറൊരു പുരാണത്തിൽ പറയും അതല്ല എന്ന് പറയും. പക്ഷെ ഭീഷ്മരെ അങ്ങനെ മറിച്ച് പറയുന്നതാണ്. ഒരു സ്ഥലത്തും മഹാഭാരതത്തിൽ തന്നെ ഒരു കഥാപാത്രങ്ങളും ഭീഷ്മരെ കുറിച്ച് അങ്ങനെ പറയുന്നില്ല. ഭീഷ്മരുടെ ബ്രഹ്മചര്യ വ്രതത്തിന് ഭംഗം വന്നായിട്ട് ഒരു ദൃഷ്ടാന്തവും പറയുന്നില്ല. അപ്പോൾ അത്രയും ശ്രേഷ്ഠമുള്ള ആ വ്രതത്തെ പാലിച്ച് ഭീഷ്മർ എന്ത് ചെയ്തു? ആ പദത്തെ പ്രാപിച്ചു എന്നാണ്. അതാണ് ഭീഷ്മർക്ക് സ്വച്ഛന്ദം. അതാണ് ശരിക്കുള്ള പ്രയാണകാലത്തിനുള്ള ഉദാഹരണമായി പറയുന്നത്. ബ്രഹ്മചര്യം ഗുരു ചരന്തി ആചരന്തി തത്തെ പദം തദക്ഷരാഖ്യം പദം പദനീയം തേ തുഭ്യം സംഗ്രഹേണ സംഗ്രഹ സംക്ഷേപ തേന സംഗ്രഹേണ പ്രവക്ഷേ കഥയിഷ്യാമി. അത് ഞാൻ സംഗ്രഹിച്ച് ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് ആ വ്രതത്തിലൂടെ പ്രാപിക്കേണ്ടതായ ആ പദത്തെ ഇനി പറയാൻ പോവുകയാണ്. വേദവിധ വേദവിത്തുക്കൾ ഏതക്ഷരം വദന്തി, ഏതൊരക്ഷരത്തെയാണോ കുറിച്ചാണോ പറയുന്നത്. വീതരാഗാഹ വീതരാഗന്മാരായ യതയഹ യതികൾ, യത് അക്ഷരം വിശന്തി, ഏതൊരു പരമപദത്തെയാണോ പ്രാപിക്കുന്നത്. യത് ഇച്ഛന്ത, ഏതെന്തിനെ ആഗ്രഹിച്ചുകൊണ്ടാണോ, ഏത് പരമപദത്തെ പദപ്രാപ്തിയെ ആഗ്രഹിച്ചുകൊണ്ടാണോ ബ്രഹ്മചര്യം ചരന്തി, കഠിനമായ ബ്രഹ്മചര്യ വ്രതത്തെ ഗുരുസന്നിധിയിൽ ആചരിക്കുന്നത്. തത് അപദം തേ നിനക്ക്, തത് പദം തേ സംഗ്രഹേണ പ്രവക്ഷി, ഞാൻ സംഗ്രഹിച്ചു പറയാം. സംഗ്രഹിച്ചു പറയാമെന്ന് പറയുന്നത് എന്താണ്? സംഗ്രഹിച്ചേ പറയാൻ പറ്റൂ, അതുകൊണ്ടാണ് പറയുന്നത്. അതിനാൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് വാക്കുകളില്ല, അല്പമായ വാക്കുകളെ ഉള്ളൂ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ. അത് പറയുന്നു. പിന്നെ ഇവിടെ ഭാഷകാരൻ ഒന്ന് കൂട്ടിച്ചേർത്ത് ഗുരു ബ്രഹ്മചര്യവ്രതത്തെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഗുരുകുലത്തിൽ വന്ന് താമസിക്കുന്നത്, ഗുരുവിന്റെ സമീപത്തിൽ ശിഷ്യന്മാർ വന്ന് താമസിക്കുന്നതിൻ്റെ ഉദ്ദേശം പലരും ചോദിക്കും, എന്താണ്? വീട്ടിൽ താമസിച്ചാൽ പോരെ എന്ന് ചോദിക്കും. വീട്ടിലും നാട്ടിലും ഒന്ന് താമസിച്ചു കഴിഞ്ഞാൽ ഈ ബ്രഹ്മചര്യവ്രതം പാലിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഗുരുവിന്റെ സാന്നിധ്യത്തിൽ ഒരു സഹകരണം സാധ്യമാണ്. എന്തുകൊണ്ട്? ഗുരുവിനോടുള്ള ഭക്തി, ഗുരുവിനുള്ള ശ്രദ്ധ, ഗുരുവിനെ കുറിച്ചുള്ള ഭയം, ഗുരുവിനുള്ള വിശ്വാസം, ഇതെല്ലാം കൊണ്ട് മാത്രമേ ഒരാൾക്ക് ബ്രഹ്മചര്യവ്രതത്തെ പാലിക്കാൻ പറ്റൂ. അത്തരൊരു സാഹചര്യം ഒരിക്കലും ഗ്രഹത്തിൽ കിട്ടത്തില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് കിട്ടത്തില്ല, ഏകാന്തതയിൽ താമസിച്ചാൽ കിട്ടത്തില്ല, ഗുരുസന്നിധിയിലല്ലാതെ. അതുകൊണ്ടാണ് ഗുരുസന്നിധി വിട്ട് സാധകന്മാർ താമസിക്കരുതെന്ന് പറയുന്നതിനുള്ള കാരണം തന്നെ. ഗുരുസന്നിധി വിട്ട് ഏകാന്തതയിൽ ഗുഹയിലോ വനത്തിലോ ഒക്കെ പോയിരുന്നു കഴിഞ്ഞാലും ബ്രഹ്മചര്യവ്രതം, കാരണം അവിടെ ആ ഭയം, ആ ശ്രദ്ധ, ഭക്തി ഒന്നും മനസ്സിൽ കാണത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രഹ്മചര്യവ്രതത്തിന് ഭംഗം വരും, അല്ലെങ്കിൽ വരുത്തും പതിച്ചു പോകും. അതുകൊണ്ട് ആ ഒരു കാര്യത്തെ എടുത്തു കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗുരുവിൻ്റെ സന്നിധിയിൽ കഴിയുമ്പോൾ ബ്രഹ്മചര്യവ്രതം എങ്ങനെ ദൃഢമാവും? സദ്ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട്. അത് ഒരു മുഖ്യമായ കാര്യമാണ്. ആ സദ്ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടവന് ആ ഗുരുസന്നിധിയിൽ അവൻ്റെ മനസ്സ് മറ്റ് വിഷയങ്ങളിലേക്ക് പോകുന്നതിന്, അവൻ്റെ മനസ്സിൽ ഗുരുവിനെ കുറിച്ചുള്ള ഭയം, അതാണ് പറയുന്നത് ഭയഭക്തി ബഹുമാനം എന്നൊക്കെ പറയുന്നത്, ആ ഗുരുവിനെ കുറിച്ചുള്ള ആ ഭയം അതവൻ്റെ മനസ്സിനെ ഭയപ്പെടുത്തുന്നതിന് മനസ്സിനത് ഭയപ്പെടുത്തും. അത് ഗ്രഹത്തിൽ സാധ്യമല്ല. അതുകൊണ്ടാണ് പഴയ കാലം മുതലേ ആൾക്കാർ വീട് ഉപേക്ഷിച്ച് ആശ്രമത്തിലേക്ക് പോകുന്നത്, ആശ്രമത്തിൽ താമസിക്കുന്നത്. പലർക്കും സംശയമുള്ള കാര്യമാണ്. വീട് പോരെ, വീട്ടിലിരുന്നാലും ദൈവത്തെ ചിന്തിച്ചുകൂടെ, ഭജനം ചെയ്തുകൂടെ, അതെല്ലാം വീട്ടിലിരുന്നാലും സാധിക്കും. അത് ശരിയാണ്, വീട്ടിലിരുന്ന് ഒരാൾക്ക് ഈശ്വരനെ ഭജിക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ വീട്ടിലിരുന്നു കൊണ്ട് ബ്രഹ്മചര്യവ്രതം സാധ്യമല്ല. അത് ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഇരിക്കും. ഗുരുവിൻ്റെ സാന്നിധ്യത്തിലെന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ സംരക്ഷണയിൽ തന്നെ, ഗുരുവിൻ്റെ സംരക്ഷണം. അവിടെ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ എന്ത് കിട്ടുന്നു? ഗുരുവിന്റെ സംരക്ഷണം കിട്ടുന്നു. ആ ഗുരുവിന്റെ സംരക്ഷണം ഇരുന്നുകൊണ്ട് മാത്രമേ കഠിനമായ ഈ വ്രതത്തെ ഒരാൾ പാലിക്കാൻ സാധ്യമാകാതുകൊണ്ടാണ് ഭാഷകാരൻ പ്രത്യേകിച്ചെടുത്ത് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ബ്രഹ്മചര്യം ഗുരവും എന്ന് പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ചെറു ജോലിയും ഗുരുവിന്റെ സാന്നിധ്യത്തിനും കാര്യം നടക്കുന്നില്ലല്ലോ. അപ്പോ അത് തീർച്ചയായിട്ടും ഗുരുവിന്റെ സാന്നിധ്യം കുറവ് തന്നെയാണ്. കാരണം ശരീരം കൊണ്ട് സാന്നിധ്യം വന്നാലും മനസ്സുകൊണ്ട് സാന്നിധ്യം വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ആത്മസാന്നിധ്യം അത് വരണം. ഇനി ചിലർ ഗുരുവിന്റെ സന്നിധിയിലായിരിക്കും, ഗുരു തന്റെ സന്നിധിയിലായിരിക്കത്തില്ല. അങ്ങനെ വരും, അങ്ങനെ വന്നാലും ശരിയാവത്തില്ല. അപ്പൊ ആ പാരസ്പര്യം വരണം. ഗുരുവിന്റെ സാന്നിധ്യത്തിൽ ഗുരുവിൻ തന്റെ ആത്മസാന്നിധ്യം, ഗുരുവിന് തന്നിൽ ആത്മസാന്നിധ്യം, ഇത് രണ്ടും സംഭവിക്കുന്നു. അത് സംഭവിക്കുമ്പോൾ എന്തുവരും? ആ ഗുരുവിന്റെ പരിരക്ഷ വരും. ഗുരുവിന്റെ പരിരക്ഷയില്ലാതെ ഒരാൾക്ക് വേറെ എന്തും നേടാൻ കഴിഞ്ഞെന്നിരിക്കും? ജ്ഞാനമോ ഭക്തിയോ മറ്റെന്ത് വേണം നേടാൻ കഴിയും, പക്ഷെ ബ്രഹ്മചര്യം സാധ്യമല്ല. അതിന് ഒരു സദ്ഗുരുവിന്റെ ദിവ്യമായ അനുഗ്രഹം കൊണ്ട് മാത്രം, അതല്ലാതെ വേറെ ഉപായമൊന്നും ഈ ഒരു കാര്യത്തിന് ശാസ്ത്രം നിർദ്ദേശിക്കുന്നില്ല. അത് ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഷ്യകാരൻ പറഞ്ഞത്. ഗുരവ് ചരന്തി, ഗുരു സന്നിധിയിൽ ബ്രഹ്മചര്യത്തെ, ഗുരു കുലത്തിൽ ബ്രഹ്മചര്യത്തെ ആചരിക്കുന്നു എന്ന് പറഞ്ഞു. യദക്ഷരം വേദവിദോ വദന്തി വിശന്തിയൽ യതയോ വീതരാഗാഹ ഏതിശ്ചന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ പ്രവക്ഷേ സർവദ്വാരാണി സംയമ്യ മനോഹൃദി നിരുദ്ധ്യച മൂർധനി ആധായ ആത്മന പ്രാണം ആസ്ഥിതോ യോഗധാരണം ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാമനുസ്മരൻ യപ്രയാദി ത്യജൻ ദേഹം ശാന്തി